السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ബഹുമാനപ്പെട്ട മടവൂർ വലിയുള്ള സി എം വലിയുള്ളാഹിയുടെ മക്കബറയുടെ ചാരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി ആക്കോട് നടത്തിയ മുൻദിവസം നീണ്ടുന്ന പ്രഭാഷണത്തിന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ. ഇനി നാടെയും പരിപാടിയും ഉണ്ടാകും ഇൻഷാല്ലാ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എല്ലാ ദിവസവും അതിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും എല്ലാ പരിപാടികളും ലൈവായി നടത്തുന്നുണ്ട്. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ സഹോദരന്മാർ അതിന് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അത് വളരെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാ ഞാൻ ഇനി കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി അതിലല്ലെന്ന്, വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളത്. അതുകൊണ്ട് അതിന്റെ ഉത്തരത്തിലേക്ക് അണ്ട് കടന്നിട്ട് വേഗം മറ്റുള്ള പരിപാടികളിലേക്ക് നമുക്ക് നീങ്ങാം ഇൻഷാല്ലാ. പിന്നെ ചോദ്യം എന്താണ്? ഏറ്റവും വലിയ ദോഷം ഏതാ ഉസ്താദേ എന്നാണ് ഒരു ചോദ്യം. ഏറ്റവും വലിയ ദോഷം ഏതാണ് എന്ന്, ഏറ്റവും വലിയ ദോഷം വന്തോഷം സബീൽ മുബിഖാത്ത് ഉണ്ടല്ലേ, നമുക്കൊക്കെ അറിയാം സബീൽ മുബിഖാത്ത്, അതല്ല ചോദ്യം. പിന്നെ ഏറ്റവും വലിയ ദോഷം ഏതാണെന്ന്, ഏറ്റവും വലിയ ദോഷം ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ റസൂല നൽകിയൊരു മറുപടിന്റെ അതവിടെ നല്ലത് അല്ലേ, അതാളിപ്പോ അതാണ് അതിനേക്കാൾ പറഞ്ഞു വേറെ ഒന്നും ഇല്ലല്ലോ. റസൂലിനോട് ചോദിച്ചിട്ടുണ്ട് ഇതേ ചോദ്യം, അള്ളാഹു റസൂൽ ഏറ്റവും വലിയ ദോഷം ഏതാണ്, അയ്യു ദംബി അഅ്ളമു എന്ന് ചോദിച്ചു റസൂലിനോട്. അയ്യു ദംബി അഅ്ളമു, ഏത് ദോഷമാണ് ഏറ്റവും അഅ്ളമു, ഏറ്റവും കഠിനമായത് ഏതാ? ഫഖാല റസൂൽ പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവനെ ഇബാദത്തിൽ അവനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കുക, ഇതാണ് ഏറ്റവും വലിയ ദോഷം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാം ഈ കാര്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അമുസ്ലിങ്ങൾ ആരെങ്കിലും എന്റെ ഈ സംസാരം കേൾക്കുന്നുവെങ്കിൽ റേഡിയോയിലൂടെയോ മറ്റോ, അല്ലെങ്കിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്നുകൊണ്ടോ മറ്റോ ഏതെങ്കിലും രീതി എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ദോഷം ഏതാണ്, വളരെ ഗൗരവമുള്ള ദോഷം ഏതാണെന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലാണ്, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന സമർപ്പിക്കുക, ഇത് വലിയ ദോഷമാണ്. കാരണം അള്ളാഹുവാണ് വഹുവ ഖലഖക, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ നിന്റെ ഇബാദത്ത് അള്ളാഹുവിന് അല്ലാതെ മറ്റുള്ളവർക്ക് നീ സമർപ്പിക്കുക, ഇത് വലിയ ദോഷമാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ ദോഷം, അതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും പൊറുക്കൂല. അള്ളാഹു സൃഷ്ടിക്കുക, അവൻ പരിപാലിക്കുക, എന്നിട്ട് ആരാധന മറ്റുള്ളവർക്ക് സമർപ്പിക്കുക, വിഗ്രഹങ്ങൾക്കും മറ്റൊക്കെ ആരാധിക്കുക, ഇത് അള്ളാഹുവിന് വളരെയധികം ദേഷ്യമുള്ള ഒരു ദോഷമാണ്. അത് ഒരിക്കലും അള്ളാഹുത്തിനെ പൊറുക്കുകയില്ല. പിന്നെ ഖീല സുമ്മ മാതാന്ന് ചോദിച്ചു. പിന്നെ ആ സഹാബി തന്നെ ആ ചോദിച്ച ഈ ചോദിച്ച സഹാബി റസൂലാണ് ചോദിച്ചു, ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ദോഷം ഏതാ അള്ളാഹുവിന്റെ റസൂലെ? കാല അപ്പ റസൂല പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശിയത അൻ യത്അമ മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കും എന്ന് പേടിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ്റെ കുട്ടിനെ കൊല്ല, അതായത് ദാരിദ്ര്യത്തിലെ ഭയന്നുകൊണ്ട് സന്താന നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നൊക്കെ പറയില്ല നമ്മള്, അതൊക്കെ തന്നെ സന്താനങ്ങളെ കൊല്ല, ദാരിദ്ര്യം പേടിച്ചിട്ടേ, അതാ അപ്പൊ അതിന്റെ ഉദ്ദേശം. അതാ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കും എന്ന് പേടിച്ചിട്ട് നീ എന്ത് ചെയ്യാ നിന്റെ കുട്ടിനെ കൊല്ലാന്ന്, ഇത് വളരെ ദോഷമാണ്. ആ ഇത് ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ദോഷമാണ് ഇത്, കുട്ടികളെ കൊല്ല, ആ സന്താനങ്ങളെ കൊല്ല, ദാരിദ്ര്യം ഭയപ്പെട്ടിട്ട് എങ്ങനെ പറ്റിയ കണക്കുപാടെ വളർത്തിണ്ടാക്കുക എന്ന് പേടിച്ചിട്ട്, കൂടുതൽ കുട്ടികളുണ്ടായി എങ്ങനെ വളർത്തിണ്ടാക്കുക, അത്രമാത്രം വലിയ വരുമാനമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് സന്താന നിയന്ത്രണം, ആ സന്താനങ്ങളെ കൊല്ലുക, ഇത് പിന്നെ വളരെ വലിയ ശീർക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ദോഷമാണ്. എസ് ടി വി നമ്മളെ കുറിച്ച് പറഞ്ഞോട്ടെ സഹോദരൻ, പ്രശ്നമില്ല എനിക്ക്, ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രശ്നമില്ല. എസ് ടി വി എന്തെല്ലാം തട്ടിപ്പുകളല്ലേ, എന്തെല്ലാം വക തട്ടിപ്പുകൾ എസ് ടി വിയിൽ നമ്മളെ കുറിച്ച് പറയുന്നു, കേൾക്കണ്ടേ, എന്തെല്ലാം തട്ടിപ്പുകളാണോ. ആയിക്കോട്ടെ, ഞങ്ങളെ കുറിച്ച് പറഞ്ഞോട്ടെ, വിഷയമല്ല. പിന്നെ വേറെ സുമ്മ മാതാന്ന് ചോദിച്ചു, അതും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ദോഷം ഏതാണ്? കാല പ്രസൂത പറഞ്ഞു, അന്തസ്നിയ ബിഹലീല തിജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ്. അപ്പൊ ഏറ്റവും വലിയ ദോഷം അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദോഷം ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുക. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദോഷം നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്ന്. ഏതിന് പെണ്ണെ വ്യഭിചരിക്കുന്നേക്കാൾ വലിയ കുറ്റാളല്ലേ അയൽവാസിന്റെ ഭാര്യനെ വ്യഭിചരിക്കുക എന്നാല്? ആ നമ്മുടെ അയൽവാസിനോട് വലിയ കടപ്പാടാണ് അവൻ, നമ്മൾ അയൽവാസിയോട് മറ്റേ അയൽവാസികൾക്ക് വലിയ കടപ്പാടാണുള്ളത്. ആ അണ്ടാ അയൽവാസിയെ വഞ്ചിക്കുക, സ്വന്തം അയൽവാസിയുടെ ആ ഭാര്യയെ വ്യഭിചരിക്കുക, ഇതാകുന്നു ഏറ്റവും വലിയ ദോഷം എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു. രണ്ടാമത്, സംസം വെള്ളം കൊണ്ട് വുളു എടുക്കാമോ എന്നാ വേറെ എന്നുള്ളത്, സംസം വെള്ളം കൊണ്ട് വുളു എടുക്കാം, പിന്നെ വുളു എടുക്കാമോ, അതെ സംസം കൊണ്ട് വുളു എടുക്കല് ഹറാമോ കറാഹത്തോ ഇല്ല എന്നാ. സംസം വെള്ളം കൊണ്ട് വുളു ഉണ്ടാക്കലേ ഹറാമും ഇല്ല കറാഹത്തും ഇല്ല. വലാ യുക്രഹുൽ വുളുഉ വൽ ഗസ്ലു ബിമാഇ സംസം. ആ സംസം വെള്ളം കൊണ്ട് വുളു ചെയ്യലോ അല്ലെങ്കിൽ കുളിക്കലോ കറാഹത്തില്ല. വലാ യുക്രഹുന, കറാഹത്താക്കപ്പെടുകയില്ല. ലിമാ റവ അലി റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖഫ ബി അറഫത, റസൂൽ അറഫയിൽ നിന്നു, ഹജ്ജ് ഒമ്പത് അറഫ ദിവസമായി, റസൂൽ എന്തേത് അറഫയിലത്തെ വഖൂഫ് റസൂൽ അതാണ് അതിനെ കുറിച്ചാണ് പറഞ്ഞത്. റസൂൽ അറഫയിൽ നിന്നു, വഹുവ മർദൂഫു മർദൂഫു ഉസാമത മുസാമത ബിൻ സൈദിൻ, റസൂൽ ഉസാമത്ത് ബിൻ സൈദിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആളാണ് മർദൂഫ് പറഞ്ഞതാ. എന്താ മർദൂഫ് പറഞ്ഞാല്? ഒരാള് വാഹനം ഓടിക്കുന്ന ആ വാഹനത്തിൽ കൂടെ ഇരിക്കുന്ന ആൾക്കാണ് പിന്നെ മർദൂഫ് എന്ന് പറയാം. അപ്പൊ ഉസാമത്ത് ബിൻ സൈദാണ് വാഹനം ഓടിക്കുന്നത്, ഒട്ടകത്തെ നയിക്കുന്നത്, തെളിക്കുന്നത്. ആ ഒട്ടകത്തിന്റെ ഉസാമന്റെ പിന്നിൽ കയറിയ ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ രീതിയിൽ റസൂൽ എന്ത് ചെയ്തു? അറഫയിൽ നിന്നു. അങ്ങനെ വഫീഹി ഹദീസിലുണ്ട്, സുമ്മ അഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അറഫയിൽ നിന്ന് റസൂൽ പോയി, എന്നിട്ട് എന്ത് ചെയ്തു? ഫദഅ ബിസിജിലിം മിമ്മാ ഇസംസം. പിന്നെ ഒരു കൊട്ട പിന്നെ ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ഒരു എന്തായാലും പറച്ചില് വെള്ളം കൂരണേ ഒരു പാത്രം, ആ പാത്രത്തിൽ സംസം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഫശരീബ മിൻഹു, ആ പാത്രത്തിൽ നിന്ന് റസൂൽ കുടിച്ചു. റസൂൽ വുളു ചെയ്യുകയും ചെയ്തു സംസം വെള്ളം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി എന്തില്ല, കറാഹത്തില്ല, അത് കറാഹത്തില്ല എന്ന് മനസ്സിലായി. ശറഹ് ഇബ്നു ഖുദാമ, വലാ യുക്രഹു തുഹുറു ബിമാഇ സംസം. ശുഹഫന്റെ ഇബാത്ത് ഇങ്ങനെയാണ്, സംസം വെള്ളം കൊണ്ട് വുളു ചെയ്യല് കുളിക്കലൊന്നും എന്തില്ല, തുഹുറു കറാഹത്തില്ല. ചെറിയ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും ഒക്കെ ഉയർത്തുന്നത് കൊണ്ട് വിരോധമില്ല സംസം വെള്ളം കൊണ്ട്. പക്ഷെ വലാക്കിൻ അൽ ഔല അദമു ഇസായത്തിൻ നജസി ബിഹി, സംസം കൊണ്ട് വെള്ളം കൊണ്ട് നജസ് നീക്കം ചെയ്യാതിരിക്കലാണ് നല്ലത്. കറാഹത്തൊന്നല്ല നജസ് നീക്കം ചെയ്യുക, പക്ഷെ നല്ലത് എന്താണ്? സംസം വെള്ളം കൊണ്ട് നജസ് നീക്കം ചെയ്യാതിരിക്കലാണ്. ആ അതൊരു ബഹുമാനക്കുറവുണ്ടല്ലേ ഇതിന്. വേറെ ഉസ്താദെ, ഒരാൾ മരിച്ചതിന് മരിച്ചെന്ന് ഉറപ്പിച്ചു, പിന്നെ അയാൾ തിരിച്ചു വന്നു, അപ്പോഴേക്കും അയാളെ മറ്റൊരാൾ വിവാഹം കഴിച്ചിരുന്നു. അയാളെ അവളെ നീക്കാറല്ലേ, അയാളെ ഭാര്യനീക്കാരം കഴിച്ചു, വിവാഹം കഴിച്ചിരുന്നു, എന്നാൽ എന്ത് ചെയ്യണമെന്ന്? അങ്ങനത്തെ ആവാറുണ്ട് ചിലപ്പോ അല്ലേ, ഒരാൾ മരിച്ചുള്ള കാര്യം ഉറപ്പിച്ചു, മരിച്ച കാര്യം ഉറപ്പിച്ചു. ഇനി ആൾ ഒരിക്കലും അങ്ങനെ ഒരു ചില സമയത്തൊക്കെ മരിച്ചുള്ള കാര്യം ഉറപ്പിക്കലുണ്ട്. അതങ്ങനെ കുറെ കാലം അയാളെ കുറിച്ച് യാതൊരു വിവരം കിട്ടിയില്ല, അതല്ലെങ്കിൽ ഒരു മയ്യത്ത് ഒരു സ്ഥലത്ത് കണ്ടു, അത് ഇന്ന അതാണുള്ള കാര്യം എന്ത് ചെയ്ത് ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ അല്ലെങ്കിൽ ഡോക്ടർമാരും മറ്റൊക്കെ എന്ത് ചെയ്തു സ്ഥിരപ്പെടുത്തി, അത് ഇന്നാളെ മയ്യത്താണുള്ള കാര്യം സ്ഥിരപ്പെടുത്തി. തിരിച്ചറിയാത്ത മയ്യത്തൊക്കെ ഉണ്ടാവില്ല ചിലപ്പോ, ആ വിമാനാപകടത്തിലൊക്കെ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ ആളുകളൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ചില ആൾക്കാർ, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഏതാനും ശരി, ഏതാനും രീതിയിൽ ഒരാൾ മരിച്ചിട്ടുള്ള കാര്യം ഉറപ്പിച്ചു, പിന്നെ കണ്ടുകണം അയാൾ അങ്ങനെ പിന്നെ ബാഗും തൂക്കി പിടിച്ച് അതിനെ വരണെടുക്കണ ഒരു ദിവസം. ആ അയാളങ്ങനെ മരിച്ചിട്ടുള്ള കാര്യം ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ആ ഇദ്ദ ഭാര്യന്റെ ഇദ്ദൊക്കെ കഴിഞ്ഞ ശേഷം അയാൾ ആ പെണ്ണിനെ എന്ത് ചെയ്തു, വേറെ ആളെ കെട്ടി. അയാളെ സ്വത്തൊക്കെ എന്ത് ചെയ്ത്, അയാളെ അവകാശികൾ ഓടിച്ചെടുക്കും ചെയ്തു. അങ്ങനല്ലോ പിന്നെ കണ്ടുകണം മൂപ്പരങ്ങനെ വരണേ. അപ്പൊ എന്താ ചെയ്യേണ്ടതില്ലേ? അവിടെ നമ്മുടെ കിതാബിലൊക്കെ അതിനെ കുറിച്ച് ചർച്ച തന്നെ വരുന്നുണ്ട്. അവിടെ എന്താണ്? അത് അയാ ആ മരിച്ചു എന്ന് ഉറപ്പിച്ച ശരിയല്ല എന്നാ. ആ മരിച്ചു എന്ന് ഉറപ്പിച്ച ശരിയല്ല. ആ അത് വേറെ തെറ്റിദ്ധാരണയെ കുടുങ്ങിയിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോ അയാളുടെ ആദ്യത്തെ ഭാര്യ ഉണ്ടല്ലോ, അയാളുടെ ഭാര്യ ആ രണ്ടാമത്തെ വേറെ ആളെ കെട്ടിയിട്ടുണ്ടല്ലോ, ആ ആളെന്ത് ചെയ്യണം? അവിടെ ഒഴിവാക്കണം. ആ നിക്കാഹ് അതോടുകൂടി മറ്റാളെ കണ്ടുമുട്ടുന്നതോടുകൂടി ആ നിക്കാഹ് ബാത്തിലായിട്ടുണ്ട്. അവിടെ തലാഖ് ചെല്ലണം അവൾ അവൻ. എന്നിട്ടോ ഇസ്തിബറ കഴിയുകയും വേണം. ഇസ്തിബറ എന്നല്ല, തലാഖ് ഇദ്ദന്നെ ഇരിക്കണം എന്നാ. ഇസ്തിബറ അല്ല, അത് ഇദ്ദ കഴിയണം. ആ ഇദ്ദ കഴിഞ്ഞ ശേഷം ഇനി മറ്റവന് എന്ത് വേണ്ട? നിക്കാഹ് കഴിക്കൊന്നും വേണ്ട ആദ്യത്തെ ഭർത്താവിന്. അവൾക്ക് ആദ്യം നിക്കാഹ് കഴിഞ്ഞതാണല്ലോ, ഇനി വേറെ നിക്കാഹ് കഴിക്കൊന്നും വേണ്ട. അവനെന്ത് ചെയ്യാ? അവന് അവൾ അവളുടെ അവന്റെ ഭാര്യ തന്നെയാണ് അത്. അതതിന്റെ മസല അങ്ങനെയാണ്. ആദ്യത്തെ മറ്റോൻ എന്ത് ചെയ്യാ? അവളെ തലാഖ് ചെല്ലണം. എന്തിനാ തലാഖ് ചെല്ലണം? എന്തിനാണ് ചെണ്ട? ഹലാലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ ഒരു നിക്കാഹാണ് അവന്. ഈ പെണ്ണ് വേറെ ആരുടെയും ഭാര്യ അല്ല, ഇപ്പോൾ ആരുടെയും ഭാര്യയല്ല. അവളുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, അതിന്റെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവളുടെ ഹലാൽ നിക്കാഹ് ചെയ്യൽ ഹലാലാണ് എന്ന് മനസ്സിലാക്കി ഹലാലായ ഒരു നിക്കാഹിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ഭാര്യ ആയതാണ് ഇവള്. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് വേണം? പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ആ നിക്കാഹ് സഹീ ആയിട്ടില്ല, അവൾ മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ എന്ത് ചെയ്യണം? അവൻ അവളെ തലാഖ് ചെല്ലണം. അതിന്റെ ഇദ്ദ കഴിയുകയും വേണം. അതിന്റെ ഇദ്ദ കഴിയുകയും ചെയ്തിട്ട് പിന്നെ ആദ്യ ഭർത്താവിന് വേറെ നിക്കാഹ് ഒന്നും വേണ്ട. അവൾക്ക് അവൾ എന്ത് ചെയ്യാ? അത് കൂട്ടിക്കൊണ്ടായ തന്നെ മതി, വേറെ പണിയൊന്നുമില്ല. അത് അവന്റെ ഭാര്യ തന്നെയാണ്. പിന്നെ അവിടെ വേറെ മസലയും കൂടി ഉണ്ടല്ലേ. എന്താ മസല? ഈ രണ്ടാമത് ഇവളെ വിവാഹം കഴിച്ചതിൽ കുട്ടികളുണ്ടായി എന്നാലോ? രണ്ടാമത് നിക്കാഹ് കഴിച്ചതിൽ കുട്ടികളുണ്ടായില്ല. മറ്റവനക്ക് കുട്ടികളുണ്ടായാൽ എന്താ ചെയ്യാ? ആ കുട്ടികൾ അവന്റെ കുട്ടികൾ തന്നെയാണെന്നാ. അത് അവന്റെ കുട്ടികൾ തന്നെയാണ്. നസബ അവനിലേക്ക് ചേർക്കുന്ന ആ അത് അവന്റെ കുട്ടികൾ തന്നെയാണ്. അതിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവളെ വിവാഹം കഴിക്കാനുള്ള കഴിച്ചു കൊടുക്കാനുള്ള അവകാശം അവന് തന്നെ ഉണ്ട്. ആർക്ക്? ആർക്ക്? രണ്ടാമത് ആ പെണ്ണെ കെട്ടിയല്ലോ അവന്. എന്താണ് അതിന് കാരണം? അത് ഹലാലായ നിക്കാഹാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ പേരിൽ അവൻ എന്ത് ചെയ്തു? ജുമാഅ ചെയ്തു. അതിലുണ്ടായ കുട്ടികളാണ്, അതിലുണ്ടായ കുട്ടികളാണ്. അപ്പൊ ആ കുട്ടികൾ അവന്റെ കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികളുടെ സ്വത്ത് അവകാശം അവനുണ്ട്. അവന്റെ സ്വത്ത് അവകാശം, അവന്റെ സ്വത്തിന്റെ അവകാശം ആ കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ ആ ആ കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അവകാശം അവനുണ്ട്. അങ്ങനെ മരിച്ച ആളുടേതല്ല ആ മരിച്ചെന്ന് മനസ്സിലാക്കി പിന്നെ ആ പെണ്ണെ വേറെ ചങ്ങായി കിട്ടിയില്ലേ, ആ ആ ചങ്ങായി, ആ ചങ്ങായിക്ക് ആ കുട്ടികളുണ്ടായിന്ന്, ആ ചങ്ങാതിക്ക് ഈ പെണ്ണിൽ കുട്ടികളുണ്ടായിന്ന്. ആ കുട്ടികൾ ആരെ കുട്ടികളാണ് എന്ന്? അത് അവന്റെ കുട്ടികൾ തന്നെയാണ്. അപ്പൊ എന്തിനാ ആ ചർച്ച? എന്തിനാ വന്നത്? നിക്കാഹ് സഹീഹ് അല്ലല്ലോ, മറ്റൊരാളുടെ ഭാര്യയാണല്ലോ, ഇവൻ മരിച്ചിട്ടില്ലല്ലോ, മരിച്ചെന്ന് വിചാരിച്ച് കെട്ടിയതല്ലേ, അപ്പൊ അത് നിക്കാഹ് സഹീഹ് അല്ലല്ലോ. അപ്പൊ അതിലുണ്ടായ കുട്ടികള്, കുട്ടികളുടെ ഹുക്കും എന്താണ്? ആ കുട്ടികൾക്ക് പിന്നെ വ്യഭിചാരത്തിലുണ്ടായ കുട്ടികളാണോ? അല്ല, വ്യഭിചാരത്തിലുണ്ടായ കുട്ടികളല്ല. അത് ഹലാലായ നിക്കാഹ് ആണ് നടത്തിയിട്ടുള്ളത്. ഇവൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ഉറപ്പിച്ചതിന്റെ പേരിൽ നടത്തിയ നിക്കാഹാണ്. അപ്പൊ നിക്കാഹ് സഹിയാണ്. അതുകൊണ്ട് അതിലുണ്ടായ കുട്ടികൾ അവന്റെ കുട്ടികൾ തന്നെയാണ്, കുട്ടികൾ തന്നെയാണ്, വ്യഭിചാര കുട്ടികളല്ല. ആ കുട്ടികളെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം അവനെ തന്നെയാണ്. അവൻ മരിച്ചാൽ ആ കുട്ടികൾക്ക് സ്വത്താവകാശമുണ്ട്, സാധാരണ കുട്ടികളുമായി തന്നെയാണ് എന്ന് മനസ്സിലായല്ലോ. പിന്നെ വേറെ ചോദ്യം ഉണ്ട് ഇപ്പൊ അവിടെ. അതുപോലെ തന്നെ അവന്റെ സ്വത്തൊക്കെ ഒരുത്തർ ഓടിച്ചിരുത്തില്ലേ, ആ സ്വത്തൊക്കെ തിരിച്ചു കൊടുക്കും വേണം. അവൻ മരിച്ചു എന്ന് കരുതിയിട്ട് അവന്റെ സ്വത്തൊക്കെ പലരും ഓഹരി, അവന്റെ അവകാശികളൊക്കെ ഓഹരിച്ചെടുത്തിട്ടുണ്ട്. ആ അവകാശികൾ ഓഹരി ചെയ്തെടുത്ത സ്വത്തൊക്കെ അവന് തിരിച്ച് ആവശ്യപ്പെടാം. തിരിച്ച് ആവശ്യപ്പെട്ടാൽ അവരൊക്കെ കൊടുക്കുകയും വേണം. പിന്നെ ഇപ്പൊ അവന്റെ മരിച്ചല്ലേ, മരിച്ചതെന്താണ്? മരിച്ചതല്ല, മരിച്ചു എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു പോയതാണ്. അത് ചിലപ്പോ ആള് പിന്നെ എങ്ങനെയാണ്, ആ അയാളിങ്ങനെ മരിച്ചമാരി ഉണ്ട്, പിന്നെ അങ്ങനെ അയാളെ അയാളെ ശ്വാസമൊക്കെ നിലച്ചിട്ടുണ്ട്, അങ്ങനെ എന്ത് ചെയ്തു അയാളെ മറവ് ചെയ്തു, മറവ് ചെയ്തിട്ട് രണ്ടുകണ് മൂപ്പ് രണ്ടുകണ് പിന്നെ കുറച്ച് ദിവസം എന്റെ ഖബറ് കുളിച്ച് അങ്ങനെ വരണ് എന്നാലോ? അങ്ങനെ ഉണ്ടാവാലോ, ഉണ്ടായാൽ അതിന്റെ വിധിയാണ് ഈ പറഞ്ഞത്. അതല്ലെങ്കിലോ അയാള് ഒരു വിദേശത്ത് അയാളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല, അങ്ങനെ ഒരു അത് അയാളെയാണെന്ന് പലരും പറഞ്ഞു, ഏകദേശമൊക്കെ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ചെയ്ത്, അങ്ങനെ അങ്ങനെ ആള് മരിച്ചു എന്ന് ഉറപ്പിച്ചു, അങ്ങനൊക്കെ ഉണ്ടാവാലോ. പിന്നെ കണ്ടിട്ട് ആളിങ്ങനെ വരണം. അപ്പൊ അതിന്റെ അർത്ഥം ആ കണ്ട ആള് ഇയാളല്ല, മറ്റാരോ കണ്ട് ഇയാളാണ് തെറ്റിദ്ധരിച്ചു പോയതാണ്, അല്ലെങ്കിൽ ആ മരിച്ചു എന്ന് മനസ്സിലാക്കി ആൾക്ക് എന്തോ ബോധക്ഷയം ഉണ്ടായതാണ്, ആൾ ശ്വാസം നിലച്ചു പോയതാണ്, അങ്ങനെ ആള് മരിച്ചു എന്ന് പലരും ഉറപ്പിച്ച അതിന്റെ പേരിൽ ആളെ മറവ് ചെയ്തതാണ്, പിന്നീട് ആൾ തിരിച്ചു വന്നാൽ മനസ്സിലായി ആള് മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ബോധക്ഷയമായിരുന്നു എന്നൊക്കെ അപ്പൊ മനസ്സിലാക്കണം എന്നാ എന്റെ മനസ്സിലാണ്. അങ്ങനെ ഇവിടെയുള്ള വേറെ ഒരു വിഷയമുണ്ട്, എന്താ വേറെ വിഷയം, ഈസാ നബി അലൈഹി സ്വലാം ഇനി വരുമല്ലോ അല്ലെ, ഈസാ നബി ഇസ്ലാം വരും. ഈസാ നബി ആരാണ്? നബി, അള്ളാഹുന്റെ നബിയാണ്, റസൂലാണ്, നബിയും റസൂലാണ്. അപ്പൊ മഅസൂമാണ്, മഅസൂമാണ്, ദോഷം പിന്നെ പിഴവ് പറ്റൂല, അങ്ങനത്തെ ആളാണ്. ഒരാള് എന്ത് ചെയ്തു, അങ്ങനെ എന്ത് ചെയ്തു, ഈസാ നബി അലൈഹി സ്വലാം ഒരു മയ്യത്തിനെ എന്ത് ചെയ്തു, എന്താ ഹയാത്താക്കി. എന്നാ ഞാൻ എന്താ ചെയ്യ അല്ലെ, ഒരാള് മരിച്ച് മരിച്ചിട്ട് എന്ത് ചെയ്ത്, നബിക്ക് സാധിക്കുമല്ലേ, ഈസാ നബിക്ക് നബിമാർക്ക് ഔലിയാക്കൊക്കെ അതിന് സാധിക്കും, വലിയനൊക്കെ അതിന് സാധിക്കുന്നതാണ്. ആ മരിച്ചവരെ ഹയാത്താക്കാൻ ഔലിയാക്കൾക്ക് സാധിക്കും, കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കും, അല്ലെങ്കിൽ നബിമാർക്ക് മൊജസിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കും. അങ്ങനെ ഒരാള് മരിച്ചിട്ട് എന്ത് ചെയ്ത്, അയാളെ മരിച്ചാരും ഉറപ്പിച്ചല്ലോ, അങ്ങനെ അയാളെ ആ പിന്നെ ഇദ്ദ കഴിഞ്ഞ്, ആ പെണ്ണിന്റെ ഇദ്ദ കഴിഞ്ഞ് ആ പെണ്ണിനെന്ത് ചെയ്ത്, വേറൊരാള് കെട്ടി, പിന്നെ അയാളെ സ്വത്തൊക്കെ എന്ത് ചെയ്ത്, വേറൊരാൾ ഒരിച്ചെടുത്ത്, അതിനുശേഷം കണ്ട ഒരു ഒലി എന്ത് ചെയ്ത്, ആ പെണ് അയാളെ ഹയാത്താക്കി. എന്താ ചെയ്യ, അല്ലെങ്കിൽ ഈസാ നബി ഇസ്ലാം പിന്നെ വന്ന സമയമാണ്, ഈസാ നബി ആ പെണ്ണിനെ അല്ലെ അതിനെ മരിച്ച ആളെ ഹയാത്താക്കി, ഇനി എന്താ ചെയ്യ. അതൊക്കെ അള്ളാഹുത്തെ ഈ ഫുഖഹാക്കളുടെ പണി നോക്കിങ്ങളിലെ, അതിനൊക്കെ ഇതാ മാത്ത, ഒരാള് മരിച്ചു, സുമ്മാഹിയ, പിന്നെ ആൾ എന്ത് ചെയ്ത്, ഹയാത്തിൽ ആൾ പിന്നെ ജീവിച്ചു. അതെങ്ങനെ, അങ്ങനെ ഫഇൻ തയഖന മൗതുഹു ബിനഹബി ഖബരി മഅസൂമിൻ, ഒരു മഅസൂമർ നബി, ആ ഒരു നബിന്റെ പിന്നെ വാക്കുകൊണ്ട് എന്ത് ചെയ്ത്, അയാൾ മരിച്ചുള്ള കാര്യം ഉറപ്പിച്ചു. ഒരു നബി പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, ആള് മരിച്ചിട്ടുള്ളത് എന്ത് ചെയ്ത്, ഒരു നബി പറഞ്ഞ അവിടെ അപ്പൊ യക്കീനായി, ഡോക്ടർമാർ പറഞ്ഞാലും ഇപ്പൊ യക്കീനാവൂല, ഒരു നബി എന്ത് പറഞ്ഞു, ഇയാൾ മരിച്ചിക്കുന്ന കാര്യം പറഞ്ഞാൽ അപ്പൊ ഉറപ്പായി. പിന്നെ എന്ത് ചെയ്ത്, അയാള് പിന്നെ വീണ്ടും എന്ത് ചെയ്ത്, ജീവിച്ചു നിൽക്കുക. എന്നാൽ ലം യക്കുൻ ലി ഹയാത്തിഹി അസറുൻ, അത് രണ്ടാമത് ജീവിച്ച ആ ഹയാത്തിന് ഒരു അതുകൊണ്ട് ഒരു ഫല അതിനൊരു ഫലവും ഇല്ല, അതിന്റെ പേരിൽ ഒരു പ്രത്യേകമായ മസല പറയാൻ പറ്റുകയില്ല എന്നാ, ഒരു ഹുക്കും അതിനില്ല. കാരണം എന്താ വെച്ചോ, ലിഅന്നഹ വഖഅത് ഖാരിഖത്തിൽ ആദതി, അത് സാധാരണക്ക് എതിരായിട്ട് സംഭവിച്ച ഒരു വിഷയമാണ്, സാധാരണക്ക് എതിരായി സംഭവിക്കുന്ന ഒരു വിഷയത്തിന്റെ പേരിൽ പ്രത്യേകമായ മസല പറയാൻ പറ്റുകയില്ല. അപ്പൊ അയാൾ വീണ്ടും ഒരു മരിച്ചാള് മരിച്ചുള്ള കാര്യം ആദ്യം ഉറപ്പാണ്, അതെങ്ങനെ ഉറപ്പാണെങ്കിൽ നബി പറഞ്ഞാലാണ്, ആ നബി പറഞ്ഞാൽ ഒരു മഅസൂമാണ്, നബിമാരൊക്കെ മഅസൂമികളാണ്, അവർ കളവ് പറയുകയില്ല. അവ നബി ഒരാളെ കുറിച്ച് എന്ത് പറഞ്ഞു, അയാൾ മരിച്ചു എന്ന് പറഞ്ഞു, അവന് മരിച്ചാൽ തന്നെ ഞാൻ അവിടെ അറിഞ്ഞു, സംശയിക്കാനില്ല. അങ്ങനത്തെ പിന്നെ ആ വ്യക്തി എന്ത് ചെയ്ത്, വീണ്ടും ജീവിച്ചു. അപ്പൊ അവിടെ മരണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ഇയാൾ ജീവിച്ചു നിൽക്കുക. എന്നാൽ ആ രണ്ടാമത്തെ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിന് ഒരു അസറും ഇല്ല. വമാ വഖഅകദാലിക ലാ യുദാറു അലൈഹി ഹുക്മുൻ, അതാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പ്രത്യേകമായ ഒരു ഹുക്മു നടപ്പിലാക്കാൻ പറ്റുകയില്ല. അലാ അന്ന മൻ ഹുവ കദാലിക ലാ യഈസു ഗാലിബൻ, അതിന് പുറമെ അങ്ങനെയൊക്കെ ഈ രണ്ടാമത് ജീവിക്കുന്ന ആളുകളൊന്നും അധികം കാലം ജീവിക്കാറും ഇല്ല എന്നാ. ഒരു നബിന്റെ കറാമത്ത് കൊണ്ട് അല്ല മുഅ്ജിസത്ത് കൊണ്ടൊക്കെ ചില ആളുകൾ മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ടല്ലേ, അവരൊന്നും പിന്നെ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. ആ നബിന്റെ മുഅ്ജിസത്ത് തെളിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഹയാത്തായി, അധികം കഴിയേണ്ട മുന്നേ ആ ആള് പിന്നെ വീണ്ടും മരിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ശരി അതിന്, അതാണ് പിന്നെ കമാ വഖഅ ലിമൻ അഹ്യ അലാ യദി ഈസാ അലൈഹി അലാ നബീന അലൈഹി അഫ്ളാത്തു വസ്സലാം, ഈസാ നബി ഇസ്ലാം മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. കൂടുതൽ കാലം പിന്നെ അവർ ജീവിച്ചിട്ടില്ല, ഒന്നൊക്കെ അവിടെയും കൂടെ ഒക്കെ നടന്നിട്ട് വേഗം മരിച്ചു പോയി മരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരൊക്കെ. പിന്നെ വഇദാ തഖററ അന്നഹു ലാ അസറ ലി ഹയാത്തിഹി, രണ്ടാമത് ജീവിച്ച ആ ജീവിതത്തിന് ഒരു പ്രത്യേകമായ അസറില്ല, അത് ഒരു പ്രത്യേകമായ ഒന്നും ഉണ്ടാക്കി തീർക്കുകയില്ല എന്ന കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫതുൻകഹു സൗജാതുഹു, അവളുടെ അയാളുടെ പിന്നെ ഭാര്യമാരെന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പിന്നെ വിവാഹം ചെയ്ത് കൊടുക്കപ്പെടാം. അതുപോലെ തന്നെ തഖ്സീമു വറസത്തുഹു മാലഹു, അയാളുടെ അവകാശികൾ അവ പിന്നെ അയാളുടെ സ്വത്തൊക്കെ ഓഹരി ചെയ്തെടുക്കുകയും ചെയ്യാം. രണ്ടാമത് അവന്റെ ഹയാത്ത് സ്ഥിരപ്പെട്ടാലും ശരി, അങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ കാരണം എന്താ, എന്തതിന് കാരണം ഇല്ല, അന്നൽ മൗത്ത, ഇയാൾ ആദ്യം മരിച്ചിട്ടുണ്ടല്ലോ, ആ മരണം എന്നുള്ളത് സബബുൻ, അതൊരു കാരണമാണ്. വലാഹു ശാരിഉ, ശാരിഉ ആ കാരണത്തെ വെച്ചിട്ടുണ്ട്, ലിഹില്ലിൽ അംവാലി വസ്സൗജാത്തി, അയാളുടെ മുതലുകൾ മറ്റുള്ളവർക്ക് ഹലാലാകുവാൻ, അയാളുടെ ഭാര്യമാർ മറ്റുള്ളവർക്ക് ഹലാലാകുവാൻ ഉള്ള ഒരു കാരണമായിട്ട് ശറഈ വെച്ചിട്ടുണ്ട്. ഒരാളുടെ മരണം ശറഈ എന്താക്കിയിട്ടുണ്ട്, അത് കാരണമാക്കി വെച്ചിട്ടുണ്ട്, അയാളുടെ മുതലുകൾ മറ്റുള്ളവർക്ക് ഓഹരിച്ച് വെച്ച് ഹലാലാകുവാനുള്ള കാരണമാക്കി വെച്ചിട്ടുണ്ട്, അയാളുടെ ഭാര്യമാർ മറ്റുള്ളവർക്ക് ഹലാലാകാനുള്ള കാരണമാക്കി വെച്ചിട്ടുണ്ട് ശറഈ. ആ കാരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ, മരണം എന്നുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ മുസബബും, ആ സബബ് ഉണ്ടായപ്പോൾ ആ മുസബബും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതാ പിന്നെ അമ്മൽ ഹയാത്തു ബാദഹുന, പിന്നെ അയാൾ രണ്ടാമത് ജീവിച്ചില്ല, അതോ അത് ഫലം യജ്അൽഹ അശാരിഉ സബബൻ ലിഔദി ദാലിക അൽഹില്ലി, ഈ ഹലാലായതുണ്ടല്ലോ, ഇയാളുടെ ഭാര്യമാർ വേറുള്ളവർക്ക് ഹലാലായി, അയാളുടെ സ്വത്ത് വേറുള്ളവർക്ക് ഹലാലായി, ആ ഹലാലിനെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു കാരണമാക്കിക്കൊണ്ട് അയാളുടെ രണ്ടാമത്തെ ജീവിതം ശറഈ നിശ്ചയിച്ചിട്ടില്ല, ശറഈ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ فلا يجوز لنا ان ندير عليها حينئذ حكما, അതുകൊണ്ട് തന്നെ രണ്ടാമത് ആ ജീവി അയാൾ ജീവിച്ചതിന്റെ പേരിൽ പ്രത്യേകമായ ഒരു ഹുക്മ് ഉണ്ടാക്കുവാൻ നമുക്കാർക്കും അവകാശം ഇല്ലാണ. അപ്പൊ അയാൾ ആദ്യം മരിച്ചിട്ടുണ്ട്, മരണം സബബാണ്, കാരണമാണ് അയാളുടെ ഭാര്യമാർ മറ്റുള്ളവർക്ക് ഹലാലാകുവാൻ, അയാളുടെ സ്വത്ത് അവകാശികൾക്ക് ഹലാലാകുവാൻ കാരണമാണ്, ആ കാരണം ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാമത് ജീവിച്ച് അങ്ങനെ രണ്ടാമത് ജീവിച്ചാൽ അയാൾ അതിന് പ്രത്യേകമായ ഒരു ഒരു ഒരു ഒരു ഹുക്മ് ശറഈ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകമായ തീരുമാനം എടുക്കാനും പറ്റില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതോ, നേരത്തെ പറഞ്ഞത് മരിച്ചിട്ടില്ലേ, മരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ പറഞ്ഞതോ, ഈ പറഞ്ഞത് മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ മരിച്ചുള്ള കാരണം, ഉറപ്പാനുള്ള കാരണം എന്താണ്? അത് നബി പറഞ്ഞിട്ടുണ്ട്. നബി ആണെങ്കിൽ കാവ് പറയില്ല, നബിന്റെ അടുത്ത് പിഴക്കും പിഴവ് സംഭവിക്കൂല ജീവിത. അപ്പോ ചോദ്യം ഉണ്ടാവും, നബി ഇപ്പൊ ഇല്ലല്ലോ അല്ലേ, ഇപ്പൊ റസൂലുള്ള അവസാനത്തെ റസൂലാണ്, നബിയാണ് റസൂലുള്ള വഫാത്ത, ഇനിയിപ്പോ എന്ത് നബിയാ? ആ ഇന്ന് കാരണം എന്ത്? ഈസാ നബി തിരിച്ചു വന്നു, ഈസാ നബി വരുമല്ലോ ഇനി. ഈസാ നബി വന്നിട്ട് ഈസാ നബി പറഞ്ഞുണ്ട് ഇന്നാള് മരിച്ചിരുന്നു പറഞ്ഞു. ആ അപ്പോ എന്താ, അപ്പൊ ആ കാലത്ത് ഈസാ നബി ഒരു കാര്യം പറഞ്ഞാല് അതിന്റെ പേരുള്ള മസലക്ക് മണ്ട് ഓടി പാഞ്ഞു നടക്കണ്ടെന്ന്. ഈസാ നബി ആണെങ്കിലോ, ഇനി ഈസാ നബിക്ക് പ്രത്യേക ശരിയായത് ഉണ്ടാവോ? ഈസാ നബി ഇസ്ലാം ഖിയാമത്തിനാണ്ട് മുമ്പ് വരുമല്ലോ, അന്ന് ഈസാ നബിക്ക് പ്രത്യേകമായ ശരിയായത് ഉണ്ടോ? ഇല്ല, ഉണ്ടാവൂല. ഈസാ നബിക്ക് വഹയോ അല്ലെങ്കിൽ പ്രത്യേകമായ ശരിയായത്വം ഉണ്ടാവൂല. ഈസാ നബി പിന്നെ എങ്ങനെ ഏത് നിലക്ക് ജീവിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള, ആ ശരിയായത്തിനെ പ്രബോധനം ചെയ്യാനുള്ള ഒരാളായിട്ടാണ് ഇനി ഈസാ നബി വരിക. അപ്പൊ ഈസാ നബിക്ക് ഇനി പ്രത്യേക ശരിയായത്വമൊന്നുമില്ല. അപ്പൊ ഈ ശരിയായത്തിന് ഈസാ നബിയുടെ ശരിയായത്വം. അപ്പൊ ഈസാ നബിക്കും തന്നെ ഈ മസല ഇവിടെ ഇവിടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫുഖഹാക്കൾ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതാ പിന്നെ വേറെ എന്താണ്, ഈ പെണ്ണിന് രണ്ടാമത് കെട്ടിയ ആളെ മതിയെന്ന് പറഞ്ഞാൽ, മതി എന്നുള്ള പറഞ്ഞാൽ യാതൊരു മാർഗമില്ല. ചോദ്യം ഇതിനോട് സംബന്ധിച്ച് ഒരാൾ വേറെ ഫീമ ചെയ്ത് കാണുന്നത്, ഈ പെണ്ണ് എന്ത് പറഞ്ഞേ, എനിക്ക് ഇനി ആദ്യത്തെ ആ വാള് വേണ്ട, ആള് മരിച്ചെന്ന് തീരുമാനിച്ചത് വേറെ കെട്ടിയുണ്ടല്ലോ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു നിൽക്കുക, യാതൊരു മാർഗമില്ല, അത് മറ്റാളെ ഒഴിവാക്കി കൊടുക്കന്നെ വേണം. അതേ, മറ്റാളെ ഒഴിവാക്കി കൊടുക്കന്നെ വേണം, എന്നാലുള്ളൂ, അല്ലെങ്കിൽ അത് വേണം. അങ്ങനെ പറ്റൂല, കാരണം നമ്മളൊരു ഒരു പെണ്ണിന് ഒരു പെണ്ണിനെ എന്ത് ചെയ്തു, ഒരു പെണ്ണിനെ ഒരാണ് കെട്ടി, ഒരാണ് കെട്ടി ഒരു പെണ്ണിനെ, എന്നിട്ട് അവള് പറഞ്ഞെന്ത്, എനിക്ക് ഈ പുതിയാപ്പിള വേണ്ട, വേറെ ഒരു ഹൈക്കോട്ടെ റോട്ടുമേക്കൂടെ പോകുന്ന നല്ല ചുരുക്കുള്ള ചെങ്ങായിണ്ടായിരുന്ന് റോട്ടുമേക്കൂടെ ഒരു നല്ല ചുരുക്കുള്ള ചെങ്ങായി നടന്നു പോകുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞത് എനിക്ക് ഓണം മതി പറഞ്ഞാൽ ശരിയാകുമോ? അതേ വിധി തന്നെയാണ് പറഞ്ഞത്, അതേ വിധി തന്നെയാണ്. അപ്പൊ അവനെ ഒഴിവാക്കി കൊടുക്കണം, അതിനൊഴിവാക്കി കൊടുക്കണം, നല്ല പറ്റുന്നു. ഒഴിവാക്കി കൊടുക്കാനുള്ള പല മാർഗവും ഷറയിൽ വെച്ചിട്ടുണ്ടല്ലേ, ഷറയിൽ മാർഗം വെച്ചിട്ടുണ്ട്. അവനോട് ആവശ്യപ്പെടാം, ഇവളുടെ തലാക്കുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താ, നിങ്ങൾ എനിക്ക് തന്ന മഹർ ഞങ്ങൾക്ക് തന്നെ തിരിച്ചുതരാം, നിങ്ങളൊന്ന് ഇങ്ങനെ ഒഴിവാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞോക്ക, അങ്ങനെയൊക്കെ പറഞ്ഞോക്ക, എന്നിട്ട് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിലേ പറ്റുള്ളൂ, അല്ല പറ്റൂല. വാഹനം ഓടിക്കുന്ന സമയത്ത് സലാത്തും അതുപോലെ ദിക്റും ചൊല്ലുന്ന സമയത്ത് എണ്ണം പിടിക്കുന്നത് നല്ലതാണോ? എണ്ണം പിടിക്കുന്നത് നല്ലതാ, വാഹനം ഓടിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വാഹനം ഓടിക്കുന്നതിന് തടസ്സം സംഭവിക്കുന്നു എണ്ണം പിടിക്കുന്നത് കൊണ്ട്, എന്നാലും ചെയ്യും ചെയ്യരുത്, അതാണല്ലോ. ഒരു മനുഷ്യന്റെ ആരോഗ്യം ഒരു ഒരാൾ അതുകൊണ്ട് അവന് നാശമുണ്ടാകും നോക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത് എണ്ണം പിടിക്കുന്നത് കാരണം അവന്റെ ശ്രദ്ധ ആ എണ്ണം പിടിക്കുന്നതിലേക്ക് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ അത് അതുകൊണ്ട് അപകടമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല. കാരണം ഒലാത്തുൽക്കൂബി ഐദീക്കും ഇരത്തഹിലുക്കാന്ന ഒരാൾ സ്വയം നാശം അടയാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എങ്കിലും അതുകൊണ്ട് എണ്ണ പിടിക്കുന്ന കൊണ്ട് വിരോധമില്ല. അതന്നെ ഇപ്പൊ അതിന്റെ മസല അങ്ങനെ തന്നെ. പിന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ ചെന്നാൽ അവസാനത്തെ റക്അത്തിൽ തുടരാതെ ആൾക്കാർ നിസ്കാരം കഴിയാൻ കാത്തിരിക്കുന്നു. ആദ്യത്തെ ജമാഅത്താണോ അല്ല രണ്ടാമത്തെ ജമാഅത്തിനാണോ കൂലി? ഫ്രം സൗദി. ആദ്യ ഒരു ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജമാഅത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആളുകൾ പള്ളിക്ക് വന്നു. അവർ ആ ജമാഅത്ത് തുടരുകയാണെങ്കിൽ അവർക്ക് അവരുടെ നിസ്കാരത്തിൽ മുഴുവൻ ജമാഅത്ത് കിട്ടൂല. അവർക്ക് ജമാഅത്തിൽ മുഴുവൻ നിസ്കാരം കിട്ടൂല, അവരുടെ നിസ്കാരത്തിൽ മുഴുവൻ ജമാഅത്ത് കിട്ടൂല. എങ്കിൽ അവർക്ക് ഏറ്റവും അഫ്വല് ആ നിസ്കാരം സലാം വിട്ടുന്നവരേക്കും അവിടെ കാത്തു നിന്നുകൊണ്ട് ഇവർ വേറെ ജമാഅത്തായി നിസ്കരിക്കലാണ് ഏറ്റവും അഫ്വല്. കാരണം എന്താണ്, വേറെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും ജമാഅത്ത് കിട്ടും. അപ്പൊ അങ്ങനെ അതാണ് അഫ്വൽ. ആദ്യത്തെ ജമാഅത്തിൽ കൂടുതൽ ആളുകണ്ട് നിൽക്കുക, എന്നാലും ശരി, അതിനേക്കാളും അഫ്വൽ രണ്ടാമത്തെ ജമാഅത്തിൽ ആദ്യം മുതൽക്ക് തന്നെ ജമാഅത്തിൽ തുടരാൻ പറ്റുമെങ്കിൽ അതാണ് അഫ്വൽ. പിന്നെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അഊദു ഓതി തുടങ്ങി ഫാത്തിഹ പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അഊദു ഓതി തുടങ്ങി ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് എപ്പോഴാണ് ഇയാൾ തുടർന്നു നോക്കണം. അയാൾ എപ്പോഴാണ് ആ വ്യക്തിയെ തുടർന്നിട്ട് നോക്കണം. അതായത് അയാളുടെ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് മസല തിരുത്തേണ്ടത് കേട്ടോ, ഞാൻ അത് പറയും. ഇന്നലെ ഒരാൾ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ പിന്നീട് ഇന്നിങ്ങനെയാണ് ആലോചിച്ചപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത്. എന്ത് പ്രശ്നം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പിന്നെ തോന്നിയതല്ല, ശരി തന്നെയാണ്. പിന്നെ ഇന്നലെ ഞാനൊരു ഒരു വേറൊരു ഒരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കി ആ വിഷയം ആ ചോദ്യകർത്താവിനുള്ള മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്, ഞാൻ ഇപ്പൊ പറയാം. എന്താണ് വിഷയം എന്ന് പറഞ്ഞാല്, പിന്നെ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരാൾ ചോദിച്ചിരുന്നു നിസ്കരിക്കുമ്പോൾ ഒരാൾ തുമ്മി എന്നാൽ അൽഹംദുലില്ലാ പറയാൻ പറ്റുമോ എന്ന്. പറയാൻ പറ്റുമെന്ന് മാത്രമല്ല സുന്നത്ത് കൂടിയാണ് എന്ന് നമ്മൾ മറുപടി പറഞ്ഞു. നിസ്കരിക്കുമ്പോൾ തന്നെ തുമ്മിയാലേ അൽഹംദുലില്ലാ പറച്ചത് സുന്നത്ത് തന്നെയാണ്, അല്ലെങ്കിൽ കൂട്ടുവായിട്ട് അഴുദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞ സുന്നത്ത് തന്നെയാണ്. പക്ഷെ അവിടെ എന്ത് പറ്റൂല, അവിടെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ പറഞ്ഞത് നിൽക്കുക. ഫാത്തിഹന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും അത് തുടർച്ചയായി, പിന്നെ അതിന്റെ ഇടയിൽ മറ്റൊന്നും പറയാതെ ആ തുടർച്ചയായിട്ട് അത് എന്ത് ചെയ്യണം, ഓതണം എന്നാണ് അതിന്റെ നിയമം. അങ്ങനെയാണ്. നിസ്കാരത്തോട് ബന്ധം ഇല്ലാത്ത ഒരു ദിക്റുകളും ഫാത്തിഹന്റെ ഇടയിൽ കൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഫാത്തിഹ മടക്കി ഓതണം. അതാണ് നേരെ മറിച്ച് നിസ്കാരത്തോട് ബന്ധമുള്ള ദിക്റുകളാണല്ലോ, അതുകൊണ്ട് പിന്നെ ഫാത്തിഹ മടക്കി ഓതും വേണ്ട. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മഹ്മൂം ഇങ്ങനെ ഫാത്തിഹ ഓതിരുന്ന അതിന്റെ ഇടയിലാണ് ഇമാം എന്ന് വലവ്വാലി എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഇമാമിന്റെ വലവ്വാലി കേൾക്കുമ്പോൾ മഹ്മൂമിന് ആമീൻ ചില സുന്നത്തുണ്ടല്ലോ, അപ്പൊ ആമീൻ എന്ന് പറഞ്ഞു മഹ്മൂം. എന്നിട്ട് പിന്നെ ബാക്കി ആളോതി അത് മതി എന്നാ ആമീൻ പറയാമെന്നേ പറഞ്ഞതേ. ഉദാഹരണം പറയുകയാണെ, ഇമാമ് ഫാത്തിഹ പൂർത്തിയാണെന്ന് മുമ്പന്നെ മഹ്മൂം ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത് ഇമാം വലവ്വാലി എന്ന് പറഞ്ഞത്. അപ്പൊ ആമീൻ എന്ന് മഹ്മൂമിന് പറഞ്ഞ സുന്നത്തുണ്ട്. പിന്നെ ഇനി ആദ്യം ബിസ്മില്ലാഹിർ തന്നെ മടക്കി ഓതണ വേണ്ട. പിന്നെ എന്ത് ചെയ്യുന്ന ആദ്യത്തെ ആയത്തുകൾക്ക് ശേഷമുള്ള ആയത്ത് ഓതിയാ മതി. ഇനി പിന്നെ മാലിക് യൗമിദ്ദീൻ ആണെങ്കിൽ പിന്നെ ഇയാക്കനസ്തഈൻ അവിടെ കൊണ്ട് ഓതിയാ മതി. എന്താണ് കാരണം? കാരണം ഈ ആമീൻ ചെല്ല നിസ്കാരത്തോട് ബന്ധപ്പെട്ട ദിക്റാണ് അവൻ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. നിസ്കാരത്തോട് ബന്ധപ്പെട്ട ഒരു ദിക്റാണ് അവൻ ഈ ഫാത്തിഹന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് വിരോധമില്ല, അവിടെ ഫാത്തിഹ മടക്കി പോകണ്ട. നേരെ വെച്ച് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പിന്നെ നിസ്കാരം കൊണ്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ലല്ലോ, നിസ്കാരത്തോട് ബന്ധപ്പെട്ട ഒരു ദിക്റല്ലല്ലോ അത്. അതുകൊണ്ട് തന്നെ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്നൊക്കെ എന്ത് ചെയ്തു ഫാത്തിഹന്റെ ഇടയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ കൂട്ടുപോയിട്ട് അഴുദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞു, അത് നിസ്കാരത്തോട് ബന്ധമില്ലാത്ത ദിക്റാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫാത്തിഹ പിന്നെ എന്ത് ചെയ്യണം, മടക്കി ഓതണം. നിസ്കാരം പാത്തിലാവൂല, റക്കാത്ത് നഷ്ടപ്പെടൂല, പിന്നെന്താണ്, ആ ഫാത്തിഹ മടക്കി ഓതിയാൽ മാത്രം മതി. ഫാത്തിഹ മടക്കി ഓതിട്ടില്ലെങ്കിലോ നിസ്കാരം സഹിയാവും ചെയ്യുമല്ലോ, കാരണം ആ റക്കാത്തിൽ ഫാത്തിഹ കിട്ടൂല, ഫാത്തിഹ സഹിയാവൂല. അപ്പോ ഇവിടെ ഉള്ള ചോദ്യം ഇപ്പൊ ഇന്നലെ അതല്ല ഉണ്ടായത്, ഒരാൾ പി എം ചെയ്തിരുന്നു ചോദിച്ചു. അപ്പൊ എന്ത്, അങ്ങനെ അയാൾ എന്ത് വെച്ചിട്ടുണ്ടോ, അയാള് മറന്നുകൊണ്ട് എന്ത് ചെയ്തു, അയാള് ഫാത്തിഹ ഉണ്ട് അല്ല ഈ പിന്നെ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ അയാൾ തുമ്മി, അയാൾ അൽഹംദുലില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫാത്തിഹ വീണ്ടും മടക്കി ഓതണല്ലോ, ആദ്യം മുതൽക്കന്നെ ഓതണല്ലോ. ആ ആദ്യം മുതൽക്ക് ഓതാൻ തുടങ്ങിയപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തു, റുക്കു ചെയ്തു. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന, അതായിരുന്നു ചോദ്യം. ഞാൻ ഇന്നലെ എന്ത് പറഞ്ഞിട്ടുണ്ടോ, അത് ഇമാമ് റുക്കുഴിൽ നിന്ന് ഉയർന്നതിന് മുമ്പായിട്ട് ഇയാൾ ഫാത്തിഹ പൂർത്തിയാക്കി റുക്കു ചെയ്യണം, അത് അതല്ല അതല്ല ശരി. പിന്നെന്ത് ചെയ്യാച്ചണ്ട, അയാൾക്ക് ആ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി രണ്ട് റുക്കിന് ഇമാമിനേക്കാളും രണ്ട് റുക്കിനേക്കാളും അധികം അയാൾ പിന്താതിരുന്നാലും മതി, രണ്ട് ഫർദിനേക്കാളും അധികം അയാൾ പിന്താതിരുന്നാലും മതി. അതായത് ഇമാം ചെയ്തിരിക്കുന്ന റുക്കു ചെയ്തു, ഇമാം ഏറ്റിദാലും ചെയ്തു, രണ്ട് റുക്കിനല്ലേ, ആ ഇമാമ് റുക്കുവും ചെയ്തു ഏറ്റിദാലും ചെയ്തു. പിന്നെ മൂന്നാമത്തെ റുക്കിനായ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായി, സുജൂദിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇയാൾ എന്ത് ചെയ്താൽ മതി, ഇയാൾ ഇമാമ് മൂന്നാമത്തെ റുക്കിനായ സുജൂദിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇയാൾ എന്ത് ചെയ്യണം, ഫാത്തിഹ പൂർത്തിയാക്കിക്കൊണ്ട് റുക്കു ചെയ്യണം. മൂന്നാമത്തെ റുക്കിനായ ആ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായി അയാളുടെ ഫാത്തിഹ കഴിഞ്ഞില്ല നിൽക്കുന്നാലോ, എന്നാൽ അയാൾ പിന്നെ അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത്. പിന്നെ എന്ത് ചെയ്യണം, അയാളും ആ ഇമാമിന്റെ ആ മൂന്നാമത്തെ റുക്കുൻ ഇമാം സുജൂദിൽ പോണത് അവനും എന്ത് ചെയ്യണം, റുക്കു ചെയ്യാതെ ഇഴ്ത്തിദാൽ ചെയ്യാ, ആ ഇഴ്ത്തിദാലിക്ക് പോവാതെ നേരെ സുജൂദിലേക്ക് പോകണം. എന്നിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യണം, ഇമാമിന്റെ സലാം വിട്ടി കഴിഞ്ഞ ശേഷം ഒരു റക്അത്ത് കൊണ്ടുവരികയും വേണം. മനസ്സിലായല്ലേ, അങ്ങനെയാണ് മസല. അവന് ഈ പിന്നെ ഫാത്തിഹ മടക്കി ഓതേണ്ടി വന്നു, പക്ഷെ മടക്കി ഓതാൻ ഒരുങ്ങിയപ്പോഴേക്കും ഇമാം റുക്കുഴിക്ക് പോയി. അപ്പോൾ അവൻ എന്ത് ചെയ്യാം, ഇനി ആ ഫാത്തിഹന് പൂർത്തിയാക്കാൻ നിർബന്ധമാണ്. ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി അവൻ എത്ര പിന്താം, രണ്ട് റുക്കിന് കൊണ്ട് പിന്താം, രണ്ട് റുക്കിനേക്കാളും അധികമുള്ളത് കൊണ്ട് പിന്താൻ പറ്റുകയില്ല. അപ്പൊ ഇമാമ ഒരു റുക്കിന് പേരാണ് റുക്കുഴ, ഇമാം റുക്കുഴ ചെയ്തു, രണ്ടാമത്തെ റുക്കു എഴുത്തിദാല് ഇമാം എഴുത്തിദാലും ചെയ്തു, ഇമാമ് മൂന്നാമത്തെ റുക്കു ആയ സുജൂദിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇവൻ ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുഴ ചെയ്യണം ആര് ഈ മൗമൂമ്. പക്ഷെ മൂന്നാമത്തെ റുക്കുയിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ഇയാളെ ഫാത്തിഹ കഴിഞ്ഞില്ല നിൽക്കുക, എന്നാ പിന്നെ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത്. പിന്നെ എന്ത് ചെയ്യണം, അവൻ ആ ഇമാമിൻ അവനും സുജൂദ് ചെയ്യണം, ഇമാമിന്റെ കൂടെ അവനും സുജൂദ് ചെയ്യണം. പിന്നെ അപ്പൊ അവിടെ അവന് ഫാത്തിഹ പൂർത്തിയാക്കിയിട്ടില്ല, റുക്കുഴ് ചെയ്തിട്ടില്ല, ഏറ്റുകാർ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ റക്അത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇമാമ് സലാം വിട്ടി കഴിഞ്ഞ ശേഷം അവൻ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയും വേണം, അതാണ് മസല. നേരെ മറിച്ച് അവൻ ബഖിയത്തുൽ ഖിറാഅത്താ നിൽക്കുക, ഇത് സാധാരണ മനുഷ്യന്റെ വിധിയാണ് ഇങ്ങനെയുള്ളത്. ഇനി ചില ആളുകൾക്കുണ്ട് ബഖിയത്തുൽ ഖിറാഅത്തായ മനുഷ്യന്മാർ, സ്പീഡിൽ ഓടാൻ സാധിക്കൂല, സാധാരണ മനുഷ്യനെ ഓടുന്ന സ്പീഡിൽ ഓടാൻ സാധിക്കൂല, അങ്ങനത്തെ ചില ആളുകളുണ്ട്. അവർക്ക് ആക്കം പോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെയൊക്കെ അവർക്ക് സാധിക്കുള്ളൂ, വളരെ സാവധാനത്തിന് അവർക്ക് ഓടാൻ സാധിക്കുള്ളൂ. ചില ആളുകളുടെ പ്രകൃതി തന്നെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ബഖിയത്തുൽ ഹറക്കത്താണ് അങ്ങനെ, ചില വളരെ സാവധാനത്തിന് ചലിക്കാൻ സാധിക്കുള്ളൂ, ഒരു കുഴിക്കൊക്കെ വളരെ പതുക്കെ പോകാൻ സാധിക്കുള്ളൂ. ബഖിയത്തുൽ ഖിറാഅത്ത് ബഖിയത്തുൽ ഹറക്കത്ത് പോലെ ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഉദ്ധരണ്ട്, അവർ മഅദൂരിയങ്ങളാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, തവീലായ മൂന്ന് റുക്കൻ, ഏതെങ്കിലും റുക്കൂനല്ല, തവീലായ മൂന്ന് റുക്കിനേക്കാളും പിന്താഞ്ഞൽ മതിന്ന, വസ്വാസ് പറ്റൂലാണ്, വസ്വാസ് അല്ല, തവീലായ അതാണ് ഈ മഅദൂറിന്റെ ഇതാണ്. ബഖിയത്തുൽ ഖിറാഅത്ത് ബഖിയത്തുൽ ഹറക്കത്താണ്, ഓതി ആയത്തിൽ ഇങ്ങനെ മടക്കി മടക്കി ഓതുകയല്ല, അയാൾക്ക് ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ സാവധാനത്തിനെ പറയാൻ വയ്ക്കുള്ളൂ. അപ്പോ അങ്ങനത്തെ ആളുകളാണെങ്കിൽ തബീലായ മൂന്ന് റുക്കുനുകൾ കൊണ്ട് അവർക്ക് പിന്താം, അതാ അതായത് ഇമാം എന്ത് ചെയ്തു, റുക്കു ചെയ്തു, ഏറ്റുദാല് ചെയ്തു, ഏറ്റുദാല് കൂട്ടൂല അക്കസീറ, പിന്നെ ഇമാമ് പിന്നെ രണ്ടാം ആദ്യത്തെ സുജൂദ് ചെയ്തു, അപ്പൊ രണ്ട് റുക്കുനായി, രണ്ട് സുജൂദിന്റെ ഉള്ള ഇരുത്തം അത് കൂട്ടൂല കസീറാണ്, രണ്ടാമത്തെ സുജൂദ് ചെയ്തു, അപ്പൊ മൂന്ന് റുക്കുനായി. ഇനി അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കലാണ് ഇപ്പൊ നാലാമത്തെ പിന്നെ എന്ത് റുക്കിന്, അതല്ലെങ്കിൽ അത്തഹിയാത്തിന് ഇരിക്കുകയായിരിക്കും. ഇനി ആ മൂന്ന് റുക്കുന് കഴിഞ്ഞ ശേഷം അയാൾ അത്തഹിയാത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇമാം എന്ത് ചെയ്യണം, ഇയാൾ എന്ത് ചെയ്യണം, അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത്, അവൻ എന്ത് ചെയ്യണം, പിന്നെ വേഗം അത്തഹിയാത്തിൽ ഇരിക്കണം. അതല്ലെങ്കിൽ ഇമാമി അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ അവനും അടുത്ത റക്അത്തിൽ ഇവനോട് കൂടി കൂടണം, ഇമാമിനോട് കൂടി കൂടണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവൻ പിന്നെ ഇമാം സലാം വിട്ടി കഴിഞ്ഞാൽ ഒരു റക്അത്ത് കൂടി കൊണ്ടുവരികയും വേണം. നേരെ മറിച്ച് മൂന്ന് റക്അത്ത് പൂർത്തിയാക്കി നാലാമത്തെ റക്അത്ത് അല്ല മൂന്ന് റുക്കിന് പൂർത്തിയാക്കി നാലാമത്തെ റുക്കിനിലേക്ക് എത്തുന്നതിന്റെ മുമ്പായിട്ട് ഇവൻ ഫാത്തിഹ പൂർത്തിയാക്കിയെങ്കിലോ എന്നാ പിന്നെ വേറെ ഒറക്കത്ത് കൂടി നിസ്കരിക്കും വേണ്ട. മനസ്സിലായല്ലോ അല്ലേ? ഇത് മഴസൂറായ ആളുടെ ഹുക്കുമാണ്. ഈ പറഞ്ഞത് മൂന്ന് റുക്കിനുള്ളത്, അതായത് സ്പീഡിൽ ഓടാൻ സാധിക്കാത്ത ആളുടെ ഹുക്കും. ഞാൻ നേരത്തെ രണ്ട് റുക്കിന് എന്ന് പറഞ്ഞത് സാധാരണക്കാരുടെ വിധിയുമാണ്. ഒമാനിൽ നിന്നും ആരെങ്കിലും വിളിച്ച് ബൈലക്സ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അവരോട് പറയുക, ഒമാനിൽ ഇപ്പോൾ വർക്ക് ചെയ്യൂല. ഒമാൻ നേരത്തെ ഒരാൾ എനിക്ക് വിളിച്ചിരുന്നു. ആ ഒമാൻ നേരത്തെ ഒരാൾ വിളിച്ചിരുന്നു, അതും കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. അതല്ല, അയാൾ മസല ചോദിച്ചിരുന്നു. ഒമാൻ ഒരാൾ നേരത്തെ വിളിച്ചിട്ട് മസല ചോദിച്ചേ. അദ്ദേഹത്തിന്റെ മസല ഇതാണ്, അദ്ദേഹം ഒരു കട നടത്തുകയാണ്. ആ കടയിലത്തെ ജോലിക്കാർക്ക് അയാളാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഫിത്രസക്കാത്ത ഇയാളെ മേൽ നിർബന്ധം ഉണ്ടോ എന്നാണ് ചോദ്യം. ഈ പല ആളുകൾക്കും ഞാൻ പറഞ്ഞത് എന്താ, പല ആളുകളും അങ്ങനെ നാം ചെലവ് നമ്മുടെയും നാം ചെലവ് കൊടുക്കൽ നിർബന്ധമാരുടെയും ഫിത്രസക്കാത്ത് നമ്മൾ കൊടുക്കണം എന്ന് പറയണ്ടല്ലോ. അതിന് അതിൽ നിന്ന് ചില ആളുകളൊക്കെ മനസ്സിലാക്കി പണിക്കാരൊക്കെ ഫിത്രസക്കാത്ത് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ് എന്നൊരു ധാരണ പല ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. നമ്മുടെ അത് അതല്ല, അത് അടിമകളെ കുറിച്ചാണ് ആ പറഞ്ഞത്. നമ്മുടെ നമ്മൾ ചിലവർക്ക് നിർബന്ധമായ ആളുകളാണ് ഏത്, നമ്മുടെ മാതാപിതാക്കൾ കഴിവില്ലെങ്കിൽ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ, നമ്മുടെ സന്താനങ്ങൾ, പ്രായപൂർത്തിയെത്താത്ത സന്താനങ്ങൾ, ഇവർക്കൊക്കെ നമ്മുടെ ചിലവർക്ക് നിർബന്ധമാണ്. അവരുടെ അപ്പോൾ നമ്മുടെ ഫിത്രസക്കാത്ത് അവരുടെ ഫിത്രസക്കാത്ത് നമ്മൾ കൊടുക്കുക വേണം. പിന്നെ അടിമ ഉണ്ടല്ലോ, അടിമ അടിമക്ക് അടിമപ്പല്ല, അടിമ സമ്പ്രദായം ഇപ്പോൾ ഇല്ല. അടിമ എന്ന് പറഞ്ഞാല് പിന്നെ ഈ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്ന ആളുകൾ, പിടിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അതൊക്കെയാണ് അടിമകൾ. മുസ്ലിങ്ങളും കാഫിരുകളും തമ്മിൽ യുദ്ധം ഉണ്ടായി, അങ്ങനെ കാഫിരുകൾ പരാജയപ്പെട്ടു, മുസ്ലിങ്ങൾ വിജയിച്ചു. അപ്പൊ ആ പരാജിതരായ ആളുകൾ എന്ത് ചെയ്യും, പിടികൂടും, മുസ്ലിങ്ങൾ പിടികൂടും. എന്നിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കിടയിൽ ഊരിച്ചു കൊടുക്കും അവരെ. ആ പത്ത് ആൾക്കാർ എനിക്ക്, 20 ആൾക്കാർ മറ്റവർക്ക്, ഇങ്ങനെ എന്ത് ചെയ്യും, അങ്ങോട്ട് ഊരിച്ചു കൊടുക്കും. അവരെന്താണ്, ആ പിന്നെ അവരുടെ അടിമകളാണ്. അവരുടെ അടിമകൾ അവർക്ക് ഭക്ഷണം കൊടുക്കൽ ഈ ആ യജമാനന്റെ മേൽ നിർബന്ധമാണ്. ഭക്ഷണം കൊടുക്കൽ യജമാന്റെ മേൽ നിർബന്ധമാണ്. പിന്നെ അവർക്ക് ഭക്ഷണം, വസ്ത്രം പാർപ്പിടം, അവരുടെ അനുയോജ്യമായ ഒരു വസ്ത്രം കൊടുക്കുക, അതുപോലെ തന്നെ പിന്നെ പാർപ്പിടം കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ യജമാന്റെ മേൽ നിർബന്ധമാണ്. അപ്പോൾ യജമാനൻ എന്ത് ചെയ്യണം, അവരെ ഫിത്ര സക്കാത്ത് കൊടുക്കുകയും വേണം. അതാണ്, അത് അടിമകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്, അതല്ല ജോലിക്കാരെ സംബന്ധിച്ചല്ല. നിങ്ങളെ കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കൊടുക്കണമാണ്. ആ എത്ര ശമ്പളം, 100, 1000 ദിർഹം ശമ്പളം, റൂമും ചെലവും കഴിച്ച 1000 ദിർഹം എന്നാ അല്ലേ ശമ്പളം. ആ റൂമും ചെലവും കഴിച്ച 1000 ദിർഹം ശമ്പളം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം തന്നെ അവന്റെ ജോലിയുടെ ഭാഗമാണ്, അത് അവന്റെ വേതനമാണ്. അഞ്ഞതല്ല, അഞ്ഞ് റൂമും ചെലവും കഴിച്ചതെന്നല്ലോ ഭക്ഷണം അയാൾ വെറുതെ കൊടുക്കുക. എന്നാൽ അപ്പൊ അയാൾക്ക് നിർബന്ധമുള്ള വിഷയമല്ല, അയാൾക്ക് കൂലിട്ടാൻ വേണ്ടി ചെയ്യുന്ന വിഷയമാണ്, മറ്റതല്ല. അപ്പോ അപ്പൊ ജോലിക്കാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ജോലിക്കാരുടെ ഫിത്ർ സക്കാത്ത് നമ്മൾക്ക് നിർബന്ധം ഉണ്ട് എന്നുള്ളത് ശരിയല്ല ആ വാദം എന്ന് ആരും മനസ്സിലാക്കരുത് എന്ന്. ഇതൊന്ന് പറയൂ ഉസ്താദ്, എന്താണ് എന്താണ് വിഷയം, എന്താണ് ഇജ്ജെന്നും നബിനെ നിങ്ങളെന്നും വിളിക്കുന്നു, ഇതൊന്ന് വിശദി. അള്ളാഹനെ ഇജ്ജീന്നും നബിനെ നിങ്ങളെന്നല്ലേ, അത് അള്ളാഹു സുബ്ഹാനഹു ഏകനാണ്, ഏകനാണ്, ഏകനായ അള്ളാഹുവിനോട് ആ ഏകത്വത്തിനോട് എതിരാകുമോ എന്ന് സംശയിക്കുന്ന ഒരു പദം കൂടി ഉപയോഗിക്കാതിരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് നീ എന്ന് പറഞ്ഞത്. അള്ളാഹുത്തിലെ ഒരുവനാണ്, നിങ്ങൾ എന്ന് പറയുമ്പോ എന്തുണ്ട്, ബഹുമാനിച്ചുകൊണ്ടും നീ നിങ്ങൾ എന്ന് പറയും അല്ലേ. മഹാനായ ഒരു വ്യക്തിയാകുമ്പോ നിങ്ങൾ എന്ന് പറയും, ഒരാളെന്നെ ഉള്ളെങ്കിൽ നിങ്ങൾ എന്ന് പറയും, ബഹുമാനിച്ചുകൊണ്ടൊക്കെ പറയും. പക്ഷെ അതല്ല, മറ്റതിനും സാധ്യത ഉണ്ടല്ലോ, മറ്റതിനും സാധ്യത, നിങ്ങൾ എന്ന പദം ബഹുവചനത്തിനും സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹു ഏകനാണ്, അങ്ങനെ ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ച് അത് ഏകത്വത്തോട് എതിരാകുമോ എന്ന് സംശയിക്കുന്ന പദം കൂടി ഉപയോഗിക്കാതിരിക്കുക, അതാണ്. പിന്നെ മാത്രമല്ല, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ബഹുമാനമാണ്, നീ എന്ന് പറയലാണ് ബഹുമാനം. അതുകൊണ്ട് ബഹുമാനം എന്ന് പറഞ്ഞ ഓരോ ഒരു പദത്തിന് അങ്ങനെയല്ല, അത് ഓരോ പദവും പിന്നെ ആ ആരെ സംബന്ധിച്ചാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ അത് അതനുസരിച്ചാണ് ബഹുമാനവും ബഹുമാനക്കേടൊക്കെ തീരുമാനിക്കുക. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നീ എന്ന് പറയുന്നത് അള്ളാഹിനെ പറഞ്ഞത് ബഹുമാനക്കുറവല്ല, അത് ബഹുമാനമാണ്, അവന്റെ സ്ഥാനത്തെ അവന്റെ മഹത്വമാണത്. പിന്നെ അപ്പോ ഫിത്രുസക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളവർ കൊടുക്കൽ നിർബന്ധമുണ്ടോ, പിന്നെ കിട്ടിയ അരി തന്നെ വേറെ ആൾക്ക് കൊടുക്കാമോ? വാങ്ങാൻ അർഹതയുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. കോൾ എത്രയോ ഉണ്ട് ഫിത്ർ സക്കാത്തില്, ഫിത്ർ സക്കാത്തിനേ, ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹനാണ്. എന്ത് സക്കാത്തിന്റെ അവകാശിയായ മതില്ലോ, കടമുള്ളവനാണ്, ഹലാലായ യാത്ര ചെയ്യുന്ന വഴിമുട്ടിയ യാത്രക്കാരനാണ്. ആ ഒരാൾ എന്ത് ചെയ്യും, ഒരു അമേരിക്കക്ക് പോവാണ്, ഒരാൾ എന്ത് ചെയ്യും, അമേരിക്കക്ക് പോകണം. ആ അമേരിക്കത്തെ പോണ യാത്ര എന്താണ്, ഹലാലായ യാത്രയാണ്. അമേരിക്കക്ക് തൊമ്മാട്ട് തരത്തിന് പോകുന്നല്ല, അയാൾ പോകുന്നത് ഹലാലായ യാത്രയാണ് അയാൾ പോണത്. പക്ഷെ അയാൾക്ക് പൈസ തകിയില്ല. എന്നാൽ സക്കാത്തിന്റെ അവകാശിയാണ് ആ യാത്രക്കുള്ളേ, പൈസ എടുത്ത് തകിയില്ല. അപ്പൊ അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്, അയാൾ ഹലാലായ യാത്രക്ക് വഴിമുട്ടിയ ആളാണ് അയാൾ. അപ്പൊ അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്. ആ അല്ലെങ്കിൽ അയാൾക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ട്, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്, 100,000 rupees അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും മാന്യമായ ജീവിതത്തിന് ആവശ്യമാണ് ഒരു മാസം. പക്ഷെ 90,000 കിട്ടണുള്ളൂ, അയാളുടെ വരുമാനം 90,000 ഉള്ളൂ. ആവശ്യമാണ് ഒരു മാസത്തിൽ 100,000 ഉണ്ട് അയാൾക്ക്, 10,000 rupees കുറവ് എല്ലാ മാസവും സംഭവിക്കുന്നു. അപ്പൊ അയാൾ മിസ്കീനാണ്, അയാള് സക്കാത്തിന്റെ അവകാശിയാണ്. അയാള് സക്കാത്ത്, അപ്പൊ അയാൾക്ക് സക്കാത്ത് വാങ്ങാൻ അർഹനായ ആളാണ് ഈ ഞാൻ ഈ പറഞ്ഞ കൂട്ടരൊക്കെ. സക്കാത്ത് കൊടുക്കാനാവുക നിർബന്ധമാണ്, എത്ര ഉള്ളൂ, പെരുന്നാളിന്റെ അന്നത്തെ രാത്രിയും പകലും, പെരുന്നാളിന്റെ അന്നത്തെ രാത്രിയും ആ പകലും തന്റെയും താൻ ചിലവർക്ക് നിർബന്ധമാരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം, അത് കഴിഞ്ഞ് എന്തെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് അയാൾക്ക്. അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ ധാരാളം ആളുകളുണ്ട്, അവരിൽ പലരും സക്കാത്ത് വാങ്ങാനും അർഹരായവരാണ്. അപ്പൊ അവർക്ക് സക്കാത്ത് വാങ്ങുകയും ചെയ്യാം, പിന്നെ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പൊ അവർ കൊടുത്തരി ഘടന വരില്ല, അതുകൊണ്ട് വിരോധമില്ല. കാരണം അവർ കൊടുത്തരിയാണല്ലേ, അവരുടെ ഫിത്ർ സക്കാത്ത് വേറൊരാൾക്ക് കൊടുത്താലേ അത് അയാൾക്ക് മിൽക്കാക്കി കൊടുത്തു, ഉടമയാക്കി കൊടുത്തു. അത് പിന്നെ അരി അയാളുടെതാണ്, അയാൾ ആ അരി ഇങ്ങോട്ട് തന്നു നിൽക്കാൻ നിങ്ങൾ കൊടുത്ത അരിയെന്നല്ലേ, അത് അയാളുടെ അരി, അയാളുടെ ഉടമസ്ഥയുള്ള അരിയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങാൻ അർഹനാളാണ് നിങ്ങൾക്ക് തരണത്, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ അവിടുത്തെ നെറ്റ്വർക്ക് ബ്ലോക്ക് ആയിരിക്കുന്നു, തൽക്കാലം റേഡിയോ കേൾക്കുവാന്ന്. ഏതാ ഒമാനികൾക്കേ, ഒമാനികൾക്ക് ഇപ്പോൾ ബൈലക്സ് കിട്ടൂല അത്രേ, അതുകൊണ്ട് തൽക്കാലം ഒമാനികൾ എന്ത് ചെയ്യണം, റേഡിയോ കേൾക്കണം എന്നാണ് അമീർ ഇരിങ്ങല്ലൂരിന്റെ പിയമാണ്. പിന്നെ നിസ്കാരത്തിൽ അൽഹംദു ചൊല്ലി പറഞ്ഞല്ലോ, നിസ്കാരത്തിൽ ഉറങ്ങിപ്പോയാൽ, ഒതുമുറി നമസ്കാരം പാത്തിലായി അന്നെ ഉറങ്ങിച്ചത്, ഇരിപ്പ് സ്ഥാനം ഭദ്രമാക്കാതെ ഉറങ്ങി നിൽക്കുക, അതല്ലെങ്കിൽ അവന്റെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയിട്ടുണ്ട്, എന്നാലും പിന്നെ നിസ്കാരം പാത്തിലാകും. ആ രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി, എന്നുവെച്ചാൽ ഉറക്കം എന്ത് ചെയ്ത് ശരിക്കും ഉറങ്ങിപ്പോയി നിസ്കാരത്തിൽ, എന്നാൽ എന്റെ നിസ്കാരം പാത്തിലാകും. അതേസമയത്ത് അതല്ല, ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, ഒന്നാലും നിസ്കാരം പാത്തിലാവുന്നില്ല. അങ്ങനല്ല ചില ആൾക്കാർക്ക് ഒരു ഒരു എന്തൊരു കണ്ണുമാളി പോകുക എന്നൊക്കെ പറയില്ല നമ്മള്, അതുകൊണ്ട് നിസ്കാരം പാത്തിലാവുന്നില്ല. പിന്നെന്താണ്, തസ്ബീഹ് നിസ്കാരത്തിൽ ഇസ്തിഹാറത്തിലേക്ക് എത്തുമ്പോഴാണോ തക്ബീർ ചൊല്ലേണ്ടത്, അതോ ദിക്ര് കഴിഞ്ഞാണോ തക്ബീർ ചൊല്ലേണ്ടത്? ഇസ്തിഹാറത്തിലേക്ക് പോകുമ്പോഴാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഇസ്തിഹാറത്തിന്റെ അല്ല, ഇസ്തിഹാറത്തല്ല, എന്താണ് ഇസ്തിഹാറത്തല്ലേ ഇനി പറയാ, പിന്നെ ഇസ്തിറാഹത്താണ് എന്താ ഇരിക്കണ. തസ്ബീഹ് നിസ്കാര ഇസ്തിറാഹത്തിന്റെ അടുത്ത് രണ്ട് സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആ റക്കാത്തിലേക്ക് എന്ത് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഇരുത്തം, അത് സുന്നത്താ. അതിന് ആ ഇരുത്തത്തിന് എന്താ പറയാ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നേരെ അങ്ങോട്ട് നൃത്തത്തിലേക്ക് പോവാതെ എന്ത് ചെയ്യ, ഒന്ന് ഇരിക്കുക, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുക, ഇരുന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ എഴുന്നേറ്റ് നിൽക്കുക, അതാണ് സുന്നത്ത്. ആ ഇരുത്തത്തിന് ഇസ്തിഹാറത്തിന്റെ ഇരുത്തം എന്ന് പറയാം. തസ്ബീഹ് നിസ്കാരത്തിൽ പത്ത് തസ്ബീഹുകൾ ചൊല്ലുന്ന ഒരു ഒരു സമയമാണ് ഇപ്പത്, ഒരു കോലം, പല കോലങ്ങളുടെ ആ ഒരു കോലത്തിൽപ്പെട്ട ഒരു കോലാണ് ഇപ്പത്. ഏത് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് ആ ഇരുത്തം കഴിഞ്ഞ് ഇരുത്തത്തിൽ പത്ത് തസ്ബീഹ് ചൊല്ലുക, പിന്നെ എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ ഈ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ ആ തക്കിബീറിനല്ലോ, അത് ആ ഇസ്തിറാഹത്തിന്റെ എഴുത്തിലേക്ക് വരുമ്പോഴാണോ തസ്ബീഹ് തക്കിബീർ ചൊല്ലേണ്ടത്, അതല്ല ആ തസ്ബീഹ് പത്ത് ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കുമ്പോഴാണോ എന്നാണ് ചോദ്യം. അല്ല, ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോഴാണ് തക്കിബീർ ചൊല്ലൽ സുന്നത്തുള്ളത്. തസ്ബീഹ് നിസ്കാരത്തിലെ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴല്ല എന്നർത്ഥം. അമുസ്ലിങ്ങൾ കച്ചവടത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ സക്കാത്ത് കൊടുക്കും? അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിലാണ് കച്ചവടമെങ്കിൽ ആ അതിൽ ചേർന്ന മുസ്ലിമിന്റെ ഇതുണ്ടല്ലോ ഓഹരി, ആ മുസ്ലിമിന്റെ ഓഹരി നിസാബ് തികയുന്ന ആണെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി. ഇതാണ് ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലാണ് കച്ചവടം ഉള്ളത്. എന്നാൽ ആ മുസ്ലിമിന്റെ ഓഹരി ഒരു വർഷം പൂർത്തിയാണ് സമയത്ത് അയാളുടെ ഓഹരി നിസാബ് തികയുന്ന സംഖ്യക്കുള്ളതുണ്ട്, എന്നാലേ സക്കാത്ത് കൊടുത്താൽ മതി. അയാളുടെ ഓഹരി 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള ചരക്കുണ്ട് അയാളുടെ ഓഹരിയിൽ, എന്നാലേ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളൂ. കടം കൊണ്ട് വലഞ്ഞവൻ സക്കാത്തിന്റെ അവകാശിയാണോ? അതെ, കടം കൊണ്ട് വലഞ്ഞവൻ സക്കാത്തിന്റെ അവകാശിയാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ള. കടം കൊണ്ട് വലഞ്ഞവന്റെ ഉദ്ദേശം ഹലാലായ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയ ആളാണ്, ആ കടം വീട്ടാൻ അയാൾക്ക് വേറെ മാർഗം ഇല്ല, എന്നാൽ അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്. പിന്നെ ഉസ്താദെ, കാൽമുട്ടിന് വേദന ഉള്ള ആൾക്ക് ഇരുന്ന് നിസ്കരിക്കാമല്ലോ? കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിൽക്കാൻ സാധിക്കുന്ന ആളാണെങ്കിൽ അയാൾ നിൽക്കണം, കസേര ഇരിക്കാൻ പറ്റൂല. അയാൾക്ക് നിൽക്കാൻ സാധിക്കുന്ന ആളാണ് എങ്കിൽ അയാൾ നൃത്തത്തിന്റെ സമയത്ത് നിൽക്കന്നെ വേണം, ആ സമയത്ത് അയാൾ കസേര ഇരുന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. കാരണം ഖിയാമുല്ലിൽ ഖാദിർ ഉണ്ട്, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ള നിസ്കാരത്തിന്റെ ഫർദിൽപ്പെട്ടതാണ്. അപ്പോൾ അയാൾക്ക് നിൽക്കാൻ സാധിക്കും, അപ്പോൾ അയാൾ കസേര ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. ആ പക്ഷെ അയാൾക്ക് നിൽക്കാൻ സാധിക്കൂല, അങ്ങനത്തെ ആളാണെങ്കിലോ എന്നാൽ കസേര ഇരുന്ന് നിസ്കരിക്കും ചെയ്യാം. പിന്നെ അയാൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, ഏതായാലും ശരി, അയാൾ നിൽക്കാൻ സാധിക്കാത്ത ആളാന്ന് കരുതുക, അങ്ങനെ അയാൾ കസേര ഇരുന്ന് നിസ്കരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, അയാൾക്ക് സുജൂദ് ചെയ്യാൻ, സുജൂദ് ചെയ്യാന് ഏഴ് അവയവത്തിന്റെ മേൽ സുജൂദ് ചെയ്യാൻ നിർബന്ധമാണ്. അതായത് രണ്ട് പിന്നെ കൈ, രണ്ട് കൈയിന്റെ പിന്നെ മുങ്കൈ ഉണ്ടല്ലോ, ആ രണ്ട് മുങ്കൈന്റെ പള്ള, അപ്പോൾ രണ്ട് കാൽമുട്ട്, രണ്ട് പാദം, പിന്നെ നെറ്റി, ഈ ഏഴവയവും നിലത്ത് തട്ടിക്കൽ നിർബന്ധമാണ് സുജൂദിന്. അത് സാധിക്കുന്ന ആൾക്കൊക്കെ നിർബന്ധമാണ്. അതുപോലെ തന്നെ തലയേക്കാളും ഉയർന്നു നിൽക്കണം ചന്തിക്കെട്ട്, അതും നിർബന്ധമാണ്. ചന്തി മുകൾ ഭാഗത്തും തല കീഴ്ഭാഗത്തുമായിട്ട് ആയിരിക്കണം സുജൂദ് ചെയ്യുമ്പോൾ, ഇത് നിർബന്ധമാണ്. ഈ രീതിയിൽ സുജൂദ് ചെയ്യൽ നിർബന്ധമാണ് സാധിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ കസേര ഇരിക്കുന്ന ആളാണ്, അയാൾക്ക് ഇത് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം, സാധിക്കൂലെങ്കിൽ പിന്നെ അതല്ല. അങ്ങനെ സാധിക്കൂലെങ്കിൽ പിന്നെ റുക്കുവിനേക്കാളും കൂടുതൽ കുനിയുക സുജൂദിന്, അങ്ങനെയാണ്. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതിനൊക്കെ സാധിക്കുന്നവർക്കാണ്, സാധിക്കൂലെങ്കിൽ അവർക്ക് സാധിക്കുന്ന മാതിരി ചെയ്യാം. മക്കളെ കെട്ടിക്കാൻ സ്ത്രീധനം കൊടുത്തു കടമായാൽ ഹലാലായ കടമാണോ? ഹലാലിനാണ്, സ്ത്രീധനം കൊടുക്കല് ഹറാമാന്ന് പറയാൻ പറ്റൂല. അപ്പോ ഹലാലിനാണ് സ്ത്രീധനം. ഒരു എന്ത് ചെയ്യാ, ഒരു ഒരു മകൾക്ക്, ഒരു വാപ്പ വാപ്പാക്ക് ഒരു മകൾക്ക് എന്തെങ്കിലും കൊടുത്തൂടെ, കൊടുക്കാലോ. അപ്പൊ അങ്ങനെ, അപ്പൊ ഹലാലായ ആവശ്യത്തിന്, ഹറാമായ ആവശ്യം അല്ല അത്, ഹലാലായ ആവശ്യത്തിന് വേണ്ടിയുള്ള കടം തന്നെയാണ് അത്. വീട്ടാൻ ആൾക്ക് വേറെ മാർഗമില്ല നിൽക്കുക, വീട്ട് കടം വാങ്ങി ഹലാലായ ആവശ്യത്തിനോട് കടം വാങ്ങി, അത് വീട്ടാൻ ആൾക്ക് വേറെ മാർഗമുണ്ട്, എന്നാൽ അയാൾ സക്കാത്തിന്റെ അവകാശമില്ല. വീട്ടാൻ വേറെ മാർഗമില്ല എന്നാലാണ് സക്കാത്തിന്റെ അവകാശിയാവുക. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷാല്ലാ നാളെ കാണാം. ഇൻഷാല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ പിന്നെന്താണ്, ഞാൻ ഇന്ന് നാട്ടിൽ പോകുന്ന, അവമറക്കുളത്തൂർ നാട്ടിൽ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. കുട്ടിയുടെ അസുഖം, ഉമ്മയുടെ അസുഖം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്കും ഉമ്മാക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. ഉമ്മറക്കുളത്തൂരിന് കുറച്ച് ദിവസമായിട്ട് ഉമ്മറക്കുളത്തൂരിന്റെ വളരെ വിഷമമുള്ള ഒരു അവസ്ഥയാണ്. കുട്ടി ഐസിയിലായിരുന്നുണ്ടായിരുന്നത്, ഇപ്പൊ കുട്ടിക്കും ഉമ്മാക്കൊക്കെ അസുഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകട്ടെ. യാത്രക്ക് അള്ളാഹു റാഹത്താക്കി തരട്ടെ, യാത്ര അള്ളാഹു റാഹത്താക്കി തരുകയും നാട്ടിലെ നൃത്തവും അള്ളാഹുത്തിന്റെ സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരുകയും അങ്ങനെ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്ന് ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ഒക്കെ തോഫീഖ് അള്ളാഹു നൽകട്ടെ. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ജ്വല്ലറി ഉടമ സക്കാത്തിന്റെ സ്വർണത്തിന്റെ സക്കാത്തും കച്ചവടത്തിന്റെ സക്കാത്തും കൊടുക്കണോ? വേണ്ട. ജ്വല്ലറി ഉടമ കച്ചവടത്തിന്റെ സക്കാത്ത് ആണ് കൊടുക്കേണ്ടത്, സ്വർണത്തിന്റെ സക്കാത്തല്ല. പിന്നെയോ കച്ചവടത്തിന്റെ സക്കാത്താണ് ജ്വല്ലറി ഉടമ കൊടുക്കേണ്ടത്. അയാളുടെ ആ ജ്വല്ലറിയിൽ ഒരു വർഷം പൂർത്തിയാവുന്ന സമയത്ത് ആകെ എത്ര വിൽക്കാനുള്ള സ്വർണം ഉണ്ട് നോക്കുക, അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അവിടെ സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണം തന്നെ കൊടുക്കണം, വെള്ളിയുടെ സക്കാത്ത് വെള്ളി തന്നെ കൊടുക്കണം. ഇത് കച്ചവട ചരക്കാകുമ്പോൾ അവിടെ പൈസ കൊടുത്താലും മതി എന്നാ. കച്ചവട ചരക്കാവുമ്പോഴേ, കച്ചവട ചരക്കാവുമ്പോ ആ ചരക്കന്നെ ചരക്കല്ലേ കൊടുക്കേണ്ടത്, ആ ചരക്കിന്റെ വിലയാണ് കൊടുക്കേണ്ടതെന്ന്. അവിടെ സ്വർണ്ണ കച്ചവടക്കാരാകുമ്പോ അവിടെ സ്വർണം കൊടുക്കാം, അതിന്റെ വിലയും കൊടുക്കാം. നേരെ മറിച്ച് സ്വർണത്തിന്റെ സക്കാത്താകുമ്പോഴോ പൈസ കൊടുത്താൽ പറ്റൂല, സ്വർണം തന്നെ കൊടുക്കണം. ഇത് കച്ചവടമാണ്, കച്ചവട ചരക്കാണ്. അപ്പൊ ആ കച്ചവട ചരക്കിന്റെ വിലയും കൊടുക്കാം, ഇത് ആ കച്ചവട ചരക്ക് സ്വർണമായത് കാരണം സ്വർണം കൊടുക്കാം. അതാ മറ്റു വസ്തുക്കളൊക്കെയാണ് ചരക്ക് നിൽക്കുക. അപ്പൊ അവിടെ ആ ചരക്ക് കൊടുത്താൽ പറ്റൂ, അതിന്റെ വിലനെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ളുഹറിന്റെ കൂടെ സുബിഹ് നിസ്കരിക്കുമ്പോൾ നാല് റക്കായത്ത് ആവൂല, അങ്ങനെ ആയിരിക്കണം. ളുഹർ നിസ്കരിക്കുന്നതിനെ തുടർന്ന് സുബിഹ് നിസ്കരിക്കുന്ന തുടർന്ന് നിസ്കരിക്കാനാ, ളുഹർ നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് സുബിഹ് നിസ്കാരം നിസ്കരിക്കാം. അപ്പൊ അടഞ്ഞ് രണ്ടാമത്തെ റക്കായത്തിൽ ഇമാം അവിടെ ഇരുന്നല്ലേ, ഇനി മൂന്നാമത്തെ റക്കായത്തിലേക്ക് ഇമാം എഴുന്നേറ്റ് നിൽക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, അവൻ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കുക, ഇമാമിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുക. എന്നാ തഹയ്യാത്തിൽ അവിടെ ഇരിക്കുക. ഇനി ഇമാമ് മൂന്നാമത്തെ നാലാമത്തെ റക്കത്ത് കഴിഞ്ഞിട്ട് ഇനി ആ തഹയ്യാത്തിൽ കണ്ട് വരുമല്ലോ. ആ അതുവരെയൊക്കെ ഇമാമിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ തഹയ്യാത്തിൽ ഇരിക്കുക. എന്നിട്ട് ഇമാം സലാം വിട്ടി കഴിഞ്ഞാൽ അവനും സലാം വിട്ടുക, ഒന്നുകിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഇമാം മൂന്നാമത്തെ റക്കത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ മുഫാറക്കത്തിന്റെ നിയ്യത്ത് വെക്കുക, ഞാൻ ഇമാമുമായി വിട്ടി പിരിയുന്നു എന്ന് നിയ്യത്ത് വെക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക, സലാം വിട്ടുക. രണ്ടാളും ചെയ്യാവുന്നതാണ്. പിന്നെ അസ്സലാമു അലൈക്കും സലാം വറഹ്മത്തു. ഞാൻ ബഹ്റൈനിലാണ് ഉസ്താദെ, ഫിത്ർ സക്കാത്തിന്റെ അരി അത് നേരത്തെ ഇതിനു മുമ്പ് മറുപടി പറഞ്ഞാലോ, ഷിയാ വിഭാഗത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നാണ്. ഷിയാ വിഭാഗത്തിന് കൊടുക്കാം ഫിത്ർ സക്കാത്തിന്റെ അരി, കാരണം എട്ട് അവകാശികൾ അവർ മുസ്ലിം ആവണം. പിന്നെന്താ, പിന്നെന്താവണം, എന്താവരുത്, പിന്നെ ബനു ഹാഷിം ബനു മുത്തലിബ് ഗോത്രക്കാരിൽപ്പെട്ട പെടരുത്, അത്രേ ഉള്ളൂ. അത്രയും നിബന്ധനയുണ്ട് സക്കാത്തിന്. ആ എട്ട് അവകാശികൾപ്പെട്ട വിഭാഗമായിരിക്കണം, ആ എട്ട് വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അതോടുകൂടി എന്തു ആവണം, മുസ്ലിം ആവണം. മറ്റൊന്ന് അഹ്ലുബൈത്ത് ആവരുത്, ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബത്തിൽപ്പെട്ടവർ ആവരുത്, അത്രേ ഉള്ളൂ. ഷിയേ എന്തായാലും കൊണ്ടില്ല, ഇതൊക്കെ അത് കൊടുത്താൽ കൂടും. പിന്നെന്താണ് മുദ്ദ്, മുദ്ദ് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ദുബൈയിലാണ് ഉള്ളത്. ഏത് മുദ്ദാണ് പറഞ്ഞത്? മുദ്ദ് തേക്കാർ, നോമ്പ് നോൽക്കാത്തതിന്റെ പേരുള്ള തേക്കാറല്ലേ. ഏത് മുദ്ദ് എന്ന് പറഞ്ഞാലേ, ഒന്നുകിൽ പിന്നെ സക്കാത്ത് അല്ല, സക്കാത്താണ് ഇപ്പൊ ആ ഫിത്ർ സക്കാത്താണെങ്കിൽ ആ വ്യക്തി എവിടെയുള്ളത് അവിടെ കൊടുക്കണം എന്നുള്ളത്. മുതലിന്റെ സക്കാത്താണെങ്കിൽ മുതൽ എവിടെയാണത് അവിടെ കൊടുക്കണത്, സക്കാത്തിന്റെ വിധിയാണ്. അതേസമയത്ത് മുദ്ദ് ഉണ്ടല്ലോ, അത് എവിടെയും കൊടുക്കാം, അത് സക്കാത്തിന്റെ അവകാശമുള്ളല്ല, അത് ഫക്കീർ മിസ്കീൻമാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കടം കൊണ്ട് വരഞ്ഞവര് പുതിയ ഇസ്ലാമികൾ സക്കാത്തിന്റെ അവകാശികൾ വേറെണ്ടല്ലോ, അവരൊന്നും ഈ മുദ്ദിന്റെ അവകാശികളല്ല. പിന്നെ മുദ്ദിന്റെ അവകാശികൾ ഫക്കീറും മിസ്കീന്മാരും മാത്രമാണ്. അത് എവിടെയും കൊടുക്കും ചെയ്യാം, അത് ആ വ്യക്തിന്റെ രാജ്യത്തേക്കോളൊന്നുമില്ല, എവിടെയും കൊടുക്കും ചെയ്യാം. അതാ മുദ്ദ്. നോമ്പേ, നോമ്പ് നിൽക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടല്ലോ, അവര് നോമ്പ് നിൽക്കാതെ മുദ്ദ് കൊടുക്കുകയാണെങ്കിൽ അത് എവിടെയും കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത റംസാന്റെ മുമ്പായിട്ട് കലാ വിട്ട് നിർബന്ധമാണ്, ഒരു റംസാനിന്റെ കല ആയാല് പിറ്റത്ത റംസാന് ശേഷമാണ് കലാ വിട്ടുന്നതെങ്കിൽ മുദ്ദും കൊടുക്കണമല്ലോ. അപ്പൊ അത് എവിടെയും കൊടുക്കാം, അത് അയാളുടെ മഹലിൽ തന്നെ ആവണം എന്നില്ല. പിന്നെ നിസ്കാരം കലാ ഉള്ള ആൾക്ക് അത് വീട്ടും മുമ്പ് ഹജ്ജ് ചെയ്യാമോ? ഹജ്ജ് ചെയ്യാം, നിസ്കാരം കലാ വിട്ടതിന് മുമ്പായിട്ടേ സുന്നത്ത് പാടില്ല എന്നാണ്. ഹജ്ജ് നിർബന്ധമായ ആളാണ് അയാൾക്ക്, ഹജ്ജ് നിർബന്ധം. നിസ്കാരം കലാ വീട്ടിയില്ലെങ്കിലും നിസ്കാരം കലാ വിട്ടാൽ നിർബന്ധമാണ്. നിസ്കാരം കലാ വീട്ടി കഴിഞ്ഞിട്ടേ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നില്ല, നിർബന്ധമായ ഹജ്ജാണ് അതും. പിന്നെന്ത് ചെയ്യാ, നിസ്കാരം കലാ ഉള്ളതിനോട് കൂടി അത് നിർവഹിക്കാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ നിസ്കാരം കലാ ഉള്ളതിനോട് കൂടി പിന്നെ സുന്നത്ത് ചെയ്യാൻ പറ്റും, ആ നിസ്കാരത്തിന് കലാ വീട്ടുന്നതിന് വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള സുന്നത്തുകൾക്കാണ് ഇപ്പൊ പ്രശ്നമുള്ളത്. ചില ആളുകൾ നിസ്കാരം കളായിട്ടുണ്ട്, പിന്നെ സുന്നത്തായ സദക്ക ചെയ്യാൻ പറ്റുമോ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്തത് സുന്നത്ത് നോമ്പ് കൊടുക്കാൻ പറ്റുമോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ആ അയാളുടെ മേൽ നിർബന്ധമായ ആ ഫർള് നിസ്കാരം കലാ വീട്ടിലെ ആളുടെ മേൽ നിർബന്ധമാണ്, ആ കലാ വീട്ടുന്നതിന് വിഘ്നം വരുന്ന രീതിയിലുള്ള സുന്നത്ത് അത് ചെയ്യാൻ പാടില്ല, അതാണ് ഉദ്ദേശം. ആ നിസ്കാരം കലാ ഉള്ള ഫർള് നിസ്കാരം കലാ ഉള്ള ആള് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിലോ അത് ആ കലാ വീട്ടിന് വിഘ്നമാണല്ലോ. എന്താ എന്തുകൊണ്ട്, ആ സമയത്ത് അയാൾക്ക് രണ്ടരക്കകത്ത് ഫർള് നിസ്കാരം കലാ വിട്ടാലോ. നേരെ മറിച്ച് ആ സമയത്ത് സുന്നത്ത് മുമ്പ് നോക്കുന്നു, അതുകൊണ്ട് ആ കലാ വീട്ടുന്നതിന് യാതൊരു തടസ്സം വരുന്നില്ലല്ലോ. അപ്പൊ കലാ വീട്ടുന്നതിന് തടസ്സം വരുന്ന രീതിയിലുള്ള സുന്നത്താണ് ഈ പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞത്. പിന്നെ ഒരാൾ നിസ്കാരത്തിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു എന്ന് തോന്നിയാൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന്, കുഴപ്പമുണ്ട്, സഹിയാവുകയില്ല, അവൻ ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരാളെ താൻ നിസ്കരിച്ച നിസ്കാരത്തിൽ വല്ല കുഴപ്പമുണ്ടെന്ന്, ഒരു ചെറിയ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം, എന്നാൽ ആ നിസ്കാരം ഒന്നുകൂടി മടക്കി നിസ്കരിക്കാൻ പറ്റുമോ എന്ന്, ഇല്ല നിസ്കരിക്കാൻ പറ്റില്ല. ഒരാള് നേരെ മറിച്ച് ആളെ നിസ്കാരം നിസ്കാരം സഹിയായിട്ടില്ല എന്ന കാര്യം അയാൾക്ക് ഉറപ്പാണ്, എന്നാ പിന്നെ മടക്കി നിസ്കരിക്കൽ ഉറപ്പാണ്, നിർബന്ധമാണ്. അതല്ല, ഞാൻ നിസ്കരിച്ച ശരി കഴിക്കണോ ഇല്ല സംശയമാണ്, അവിടെ നിസ്കാരമൊക്കെ ശരി സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പിന്നെ ആ നിസ്കാരം ഒന്നുകൂടി നിസ്കരിക്കാനുള്ള പരിപാടി സഹിയാവുകയും ചെയ്യൂല. കാരണം ഒരു ഫർദ് നിസ്കാരം ഒരിക്കൽ നിസ്കരിച്ചാൽ പിന്നെ അത് ജമാഅത്തോടു കൂടി മടക്കി നിസ്കരിക്കാൻ സുന്നത്തുണ്ട്. അതാ ആയിക്കൊണ്ട് കലാ വീട്ടല്ല, ഒരു ഫർദ് നിസ്കാരം ഒരിക്കൽ നിസ്കരിച്ചു, അത് അതാ ആയിക്കൊണ്ട് കലാ ആവാതെ അതാ ആയിക്കൊണ്ട് ജമാഅത്തോടു കൂടി മടക്കി ഒരിക്കൽ മടക്കി നിസ്കരിക്കാൻ സുന്നത്തുണ്ട്. അത് ആദ്യം നിസ്കരിച്ചത് ജമാഅത്തായിട്ട് നിസ്കരിക്കട്ടെ ഒറ്റയ്ക്ക് നിസ്കരിക്കട്ടെ എങ്ങനെയാണ് ശരി, അത് ഒരിക്കൽ കൂടി പിന്നെ അതാ ആയിക്കൊണ്ട് പിന്നെ ജമാഅത്തായിക്കൊണ്ട് മടക്കി നിസ്കരിക്കാൻ സുന്നത്തുണ്ട്. അതല്ലാതെ എന്ത് പറ്റൂല, ഒരിക്കൽ നിസ്കരിച്ച എന്താ തുഹഫന്റെ ഇബാറത്ത് പറഞ്ഞല്ലോ, ഒരിക്കൽ ഫർദ് നിസ്കാരം നിസ്കരിച്ചു, അത് ഒറ്റക്ക് പിന്നെ മടക്കി നിസ്കരിക്കാൻ എന്ത് ചെയ്യില്ല, ജായിസാവൂല. ഇപ്പോഴൊഴികെ ആദ്യം നിസ്കരിച്ചത് ഖലലുണ്ട് എന്ന്, ആദ്യം നിസ്കരിച്ചത് സഹിയായിട്ടില്ല, എന്നാൽ മടക്കി നിസ്കരിക്കാൻ നിർബന്ധമാണ് അല്ലേ, മടക്കി നിസ്കരിക്കാൻ നിർബന്ധമാണ്, അങ്ങനത്തെ പിന്നെ ഖലലൊന്നുമില്ല. അപ്പൊ കലൽ എന്ന് പറഞ്ഞാൽ വേറെ ഇതാണേ, ആ ഖലലിന്റെ ഉദ്ദേശം അതല്ല, സഹിയാത്ത അല്ല. ചിലപ്പോണ്ടല്ലോ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ യാത്രക്കാരൻ അല്ല നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ്, നാട്ടിൽ താമസിക്കുന്ന ആളാണ്, തൽക്കാലം വെള്ളം കിട്ടിയില്ല, ഉണ്ടാക്കാൻ വെള്ളം കിട്ടിയില്ല, അങ്ങനെ അയാൾ തേമം ചെയ്ത് നിസ്കരിച്ചു, എന്നാൽ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ, മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ അതാണ് ഖലല്. അതിൽ ഈ തേമം ചെയ്ത ആളാണ്, എന്നിട്ട് ഇത് മുറിയൊക്കെ ഉണ്ടായിട്ട് തേമം ചെയ്ത ആളാണ് അയാളുടെ, അത് അയാൾ ധരി ആ പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്ത് അയാൾക്ക് ഒന്നുമില്ലേനും, അത് തേമത്തിന്റെ അവയവത്തിന്റെ അവയവത്തിൽ ആണെങ്കിൽ എങ്ങനെ മടക്കി നിസ്കരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ മടക്കി നിസ്കരിക്കേണ്ട ആളാണ് നിൽക്കുക. അതല്ലാതെ ഒരാൾ ഒരുക്ക നിസ്കരിച്ചത് എന്ത് ചെയ്യുക, വീണ്ടും മടക്കി നിസ്കരിക്കുക, ജമാഅത്ത് എല്ലാവരും ഒറ്റക്ക് മടക്കി നിസ്കരിക്കുക, ആ നിസ്കാരം സഹിഹാവുകയില്ല, അങ്ങനെ നിസ്കരിച്ചാൽ അത് അത് കെട്ടുപെടുകയും ചെയ്യൂല എന്നാ, ഒരാൾ തന്നെ ഏക്കതു ആ അത് അത് ശരിയാവുകയും ചെയ്യൂല. പിന്നെ സുബിഹ് ളുഹ് നിസ്കാരത്തിൽ തുടർന്ന് എന്ന് പറഞ്ഞല്ലോ, അത് യാത്രക്കാരന്റെ നിസ്കാരമാണോ, അല്ല യാത്രക്കാരന്റെ നിസ്കാരമല്ല, യാത്രക്കാരന്റെ ജമാക്കൽ പറ്റൂല, സുബിഹ് ളുഹും കൂടി ജമാക്കാൻ പറ്റൂല, സുബിഹ് ളുഹും കൂടെ ജമാക്കാൻ പറ്റൂല എന്ന്. ഒരാള് സുബിഹ് നിസ്കരിക്കുന്ന ഒരാള് കലാ സുബിഹ് കലാ വിട്ടുകയാണ്, ആരെ തുറന്നുകൊണ്ട്, ളുഹ് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് കലാ വിട്ടാണ്, അത് സഹിയാകുന്നു. അപ്പൊ ചോദ്യം വന്നാണ് എന്ത്, അപ്പൊ ളുഹ് നാല് റക്കാത്തല്ലേ, സുബിഹ് രണ്ട് റക്കാത്തല്ലേ, അപ്പൊ അതിന് മറുപടി എന്ത്, അയാൾ മൂന്നാമത്തെ റക്കത്തിലേക്ക് ഇമാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം, മൂന്നാമത്തെ റക്കത്തിലേക്ക് അവൻ പോകരുത്, അവൻ അത്തഹിയാത്തിന് അവിടെ ഇരിക്കുക, എന്നിട്ട് പിന്നെ ഇമാമ് മൂന്നും നാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത്തഹിയാത്തിൽ കൊണ്ട് വരുമല്ലോ, അങ്ങനെ ഇവനെ ഇമാമ സലാം വിട്ടുമല്ലോ, അപ്പൊ ഇവൻ എന്ത് ചെയ്യുക, ആ ഇമാമ സലാം കുട്ടി കഴിഞ്ഞ ശേഷം സലാം വിട്ടുക, അതുവരേക്കും അവിടെ പ്രതീക്ഷിച്ചിരിക്കുക. അതല്ലെങ്കിൽ ഇമാമ് മൂന്നാമത്തെ റക്കത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ അവൻ നിൽക്കുമ്പോൾ അവൻ മുഫാറക്കത്തിന് നീയത്തേക്കുക, ഞാൻ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ കരുതുക, എന്ന് സലാം വിട്ടുക. ഇൻഷാ അല്ലാഹ്. പിന്നെ വൈകിപ്പിക്കാമോ എന്നാ, അതൊക്കെ ചെയ്യിപ്പി, എന്ത് വൈകിപ്പിക്കാമോ, സലാം വിട്ടാൻ ഒന്ന് വൈകിപ്പിക്കാമെന്നോ, ഇയാളെ അത്തയ്യ ഇയാള് സലാം വിട്ടുന്നവരേക്കും അത്തയ്യാത്തിൽ കാത്തിരിക്കാൻ പറ്റുമെന്നാ, അതാങ്ങളെ ചോദ്യം, അതാണോ ചോദ്യം, ഇമാമ് പിന്നെന്താ വൈകിപ്പിക്കാന്നോ, എന്താണ് ചോദ്യം, മൈക്കെടുത്തോളി മണിയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യേ, കഥാ ആക്കാമോ എന്നാ ചോദിക്കണേ, വൈകിപ്പിക്കാമോ എന്നുള്ളത്, അത് വീട്ടിൽ നിന്ന് പറ്റും, ഒരാൾ ചെയ്ത് അങ്ങനെ ചെയ്യാന്ന്, അതിന്റെ അർത്ഥം കളാക്കാൻ പറ്റും എന്നല്ല ഈ അർത്ഥം. ആ സുബിഹും ദുഹറും കൂടി ഒരാൾക്ക് എന്ത് ചെയ്യാം, ജമാഅത്തായി ഇമാമു ജമാഅത്തായി നിസ്കരിക്കാൻ ജായിദാണ്, അതിന്റെ അർത്ഥം എന്താ? നിസ്കരിച്ചാൽ സഹിയാണ് എന്ന് പറഞ്ഞ അർത്ഥം സുബിഹ് കളാക്കാൻ ഹലാലാന്നായി എന്റെ അർത്ഥം അതല്ലല്ലോ എന്റെ ഉദ്ദേശം. ഒരാൾക്ക് എന്ത് ചെയ്തു, അയാൾ അങ്ങനെ നിസ്കരിച്ചു, അയാൾ നിസ്കാരം കളാക്കിയത് കരുതി കുട്ടിയെ കളാക്കിയാണെങ്കിൽ വിട്ടുണ്ട്, അല്ല ആ കളാക്കിയതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാണ്. നേരെ മറിച്ച് കരുതി കുട്ടി കളായതല്ല, അയാൾ ഉറങ്ങിക്കൊണ്ട് കളായി പോയതാണ്, എന്നാ കുറ്റക്കാരനല്ല. അങ്ങനെയാണെങ്കിലോ അത് പിന്നെ അപ്പത്തന്നെ കള കൂട്ടണമെന്നില്ല, വേഗം കള കൂട്ടുന്ന നിർബന്ധമില്ല. ഉസുറോടുകൂടി കള ആയതാണെങ്കിലേ പെട്ടെന്ന് കള കൂട്ടുന്ന നിർബന്ധമില്ല. നേരെ മറിച്ച് ഉസുറില്ലാതെ കള കൂട്ടിയ ആക്കിയതാണ്, എന്നാലത് വേഗം കള കൂട്ടുന്ന നിർബന്ധമാണ്. ഏതായാലും ശരി, അയാൾ എന്ത് ചെയ്തു, അയാൾ ആ സുബിയെ കള കൂട്ടുമ്പോൾ അയാൾ ദുഹർ നിസ്കരിക്കുന്ന ആളെ തുറന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നത്, എന്നാൽ അതുകൊണ്ട് വിരോധമില്ല എന്ന് സഹീഹ് ചോദ്യം കൊണ്ടുണ്ട്. കള ഉള്ളയാൾ സുന്നത്ത് നിസ്കരിക്കുന്നത് ഹറാമാണോ? കറാഹത്തോ ഹറാമാണ് പറഞ്ഞല്ലോ, കരുതി കൂട്ടി കള ആക്കിയാണ് ഫർള് നിസ്കാരം. കരുതി കൂട്ടി കള ആക്കിയതാണെങ്കിൽ അത് കള കൂട്ടുന്നതിന് മുമ്പായി സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്, കറാഹത്തല്ല ഹറാമ് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിക്കൊണ്ട് മാത്രം ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.